ഇവിടെ ചർച്ച ചെയ്യുന്നത് സയേഷോ ഇഹ പ്രവിഷ്ട എന്നു കുറിച്ചാണ്. സയേഷ ആ പരമാത്മാവ് തന്നെയാണ് ഇവിടെ പ്രവേശിച്ചിരിക്കുന്ന സൃഷ്ടിയിൽ ജീവനായിരിക്കുന്നത്. അതിനെക്കുറിച്ച് അതാകാൻ വഴിയില്ല, അങ്ങനെ സംഭവിക്കത്തില്ല. പരമാത്മാവല്ല പ്രവേശിച്ചിരിക്കുന്നത്, അഭിപ്രായത്തിലൂടെ നിഷേധിക്കുകയാണ്. അന്യൈവ സംസാരി പരിച്ഛിന്നേഹ പ്രവിഷ്ഠ, പരമാത്മാവല്ല ഇവിടെ ഈ ശരീരത്തിലിരിക്കുന്നത്. എങ്ങനെ പരമാത്മാവാകും? പരിച്ഛിന്നനായ ശരീരം കൊണ്ട് പരിമിതപ്പെട്ടിരിക്കുന്നു, മനസ്സുകൊണ്ട് പരിമിതപ്പെട്ടിരിക്കുന്നു ജീവൻ. ഇത് വേറെയാണ് എന്നാ സ്വയന്തദൈക്ഷത ഇത്യാരഭ്യ നാമരൂപേ വ്യാകരവാണി തസ്യവ പ്രവേശം വ്യാകരണ കർത്തൃത്വശ്രുതേഹി. ശ്രുതി വ്യക്തമായി പറയുന്നു, സ്വയം ദേവദാക്ഷത, ആ ദേവത സങ്കല്പിച്ചു പരമാത്മാവിനെ കുറിച്ച് പറയുന്നു. നാമരൂപേ വ്യാകരണവാണി, നാമരൂപങ്ങളെല്ലാം പ്രകടമാക്കി ഇത് തസ്യാവ പ്രവേശ വ്യാകരണ കർത്തൃത്വ ശ്രുതി. ഇതുകൊണ്ട് ആ പരമാത്മാവ് തന്നെ പ്രവേശിച്ചത്, അത് തന്നെയാണ് സങ്കല്പിച്ചത്, അത് തന്നെയാണ് ഇതിനെല്ലാം പ്രകടമാക്കിയത്. തഥാ തസ്സൃഷ്ട ദേവാന പ്രാവശ്യം, ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് ആ പരമാത്മാവ് പ്രവേശിച്ചു. സ ഏതമേവ സീമാനം വിദാരി ഏതയാദ്വാരാ പ്രാബദ്ധ്യത വേദരേയത്തിൽ പറഞ്ഞു. സീമ െ പുലർന്നിട്ട് അത് തന്നെ ഇവിടെ സീമയെ പുലർന്നു എന്നുള്ളതല്ല മുഖ്യം. സ ഏവ അവൻ തന്നെ, സൃഷ്ടിച്ചവൻ തന്നെയാണ് ഇതിൽ പ്രവേശിച്ചത്. സർവാണി രൂപാണി വിചിത്യ ധീരോ നാമാനി കുരുത്വ അഭിവദൻ യഥാസ്തേ. സർവാണി രൂപാണി വിചിത്യ പറയുന്നു, സർവരൂപങ്ങളെയും സൃഷ്ടിച്ചിട്ട് വിചിത്യ ധീരോ അസൃഷ്ടിച്ചവൻ നാമാനുകൃത്വ അവയ്ക്കെല്ലാം നാമങ്ങളെ കൊടുത്ത് അഭിപതൻ അവയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് യഥാസ്ഥേ ഇവിടെ ഈ ശരീരത്തിലിരിക്കുന്നു. ത്വം കുമാര ഉദവ കുമാരി ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി പറയുന്നു. ത്വം കുമാര അസൃഷ്ടിച്ചവനെ കുറിച്ച് പറയുന്നു, നീ തന്നെയാണ് കുമാരനായിരിക്കുന്നത്. ഉദവ കുമാരി, നീ തന്നെയാണ് കുമാരിയായിരിക്കുന്നത്. അതേ നീ തന്നെ ജീർണ വൃദ്ധനാകുന്നു. ദണ്ഡേന വഞ്ചസി, ആ നീ തന്നെ വൃദ്ധനായി വടിയൂന്നി നടക്കുന്നു. പുരസ്ചക്രേ അധിപത, ഈ തന്നെ തന്നെ അധിപതനായി അവൻ സൃഷ്ടിച്ചു മനുഷ്യാതിരൂപത്തിൽ. രൂപം രൂപം പ്രതിരൂപോ ബഭൂവ, ഓരോ രൂപത്തിലും അവൻ തന്നെയാണ് അതിന്റെ വാസ്തവ സ്വരൂപമായിരിക്കുന്നത്. ഇതീച്ച മന്ത്രവർണ്ണ എന്ന പരാതന്യ സിപ്രവേശ, അതുകൊണ്ട് ജീവൻ പരൻ ഒന്നാണെന്നുള്ളതിന് ധാരാളം ശ്രുതികളുണ്ട്. ഇവിടെ ശ്രുതിയാണല്ലോ മുഖ്യ പ്രമാണം. എന്ന പരാതന്യസ്യ പ്രവേശ, അതുകൊണ്ട് പരമാത്മാവല്ലാതെ മറ്റൊന്നും അല്ല ഇവിടെ പ്രവേശിച്ചിരിക്കുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. പരമാത്മാവാണ് ഓരോ ശരീരത്തിലും ഇരിക്കുന്നത്. മറിച്ച് അതല്ല എന്നുള്ളതിന് ധാരാളം വ്യക്തികളുണ്ട്. അതിനടുത്ത് പറയുന്നു, പ്രവിഷ്ഠാനം ഇതരേതര ഭേദാൻ. പര അനേകത്വം വിധിച്ച് അങ്ങനെയാണെങ്കിൽ ആ പരൻ ഏകനല്ല അനേകനാണെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട്? പ്രവിഷ്ഠാനം ഇതരേതര ഭേദ, ഇവിടെ ആ പരൻ ഓരോ ശരീരത്തിലും പ്രവേശിച്ചു എന്ന് പറയുന്നു. അവിടെ ഒന്നും മറ്റൊന്നും വേറെയാണ്. മനുഷ്യന് തന്നെ പരസ്പരം ഭേദം, മനുഷ്യൻ വേറെ, മൃഗം വേറെ, പക്ഷി വേറെ, നാനാ ജീവജാലങ്ങൾ ഇതെല്ലാം പരസ്പര ഭിന്നങ്ങളാണ്. ഇതരേതര ഭേദം, പരസ്പര ഭിന്നങ്ങളായതുകൊണ്ട് പര അനേകത്വം. ആ പരനും അനേകമായിരിക്കും. അനേകനായിരിക്കുന്ന പരൻ അനേകമായി തീർന്നു. ഏകനെങ്ങനെയാകും എന്നാണ്. ഏകനായിരുന്നെങ്കിൽ ഇവിടെ ഏകത്വം അനുഭവപ്പെട്ടനെ. ഇവിടെ അതല്ല, പരസ്പര ഭേദമാണ്. ഞാൻ വേറെ, നീ വേറെ. അതുകൊണ്ട് ഈ ശരീരത്തിൽ പ്രവേശിച്ചത് പരനാണെന്ന് അംഗീകരിച്ചാലും പരൻ അനേകനാണ്. ഇവിടെ അനേകത്വം അനുഭവപ്പെടുന്നത് കൊണ്ട് അതും ശരി തന്ന ഏകോ ദേവ ബഹുധ സന്നിവിഷ്ട, ആ ഏകനായ ദേവനാണ് ബഹുധ സന്നിവിഷ്ട. പലതായി പല രൂപത്തിൽ പല ശരീരങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഏകസൻ ബഹുധാ വിചാര, അവൻ ഒരുവനാണ് എങ്കിലവൻ പലതായി ചരിക്കുന്നു, ചരിച്ചു പല രൂപത്തിൽ, പല മനുഷ്യനായി, പല മൃഗങ്ങളായി, പക്ഷിയായി, നാനാ ജീവജാലങ്ങളായി. ത്വം ഏകോസി ബഹു അനുപ്രവിഷ്ട, നീ ഒരുവനാണ് പലതിൽ പ്രവേശിച്ചിരിക്കുന്നെങ്കിലും നീ ഒരുവനാണ്. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ, അവിടെയും പറയുന്നു ഏകോ ദേവ, ഒരേ ഒരു ദേവൻ തന്നെയാണ്. സർവഭൂതേഷു ഗൂഢ സർവ പ്രാണികളിലും ഒളിഞ്ഞിരിക്കുന്നവൻ, സൂക്ഷ്മമായി സ്ഥിതി ചെയ്യുന്നവൻ, അവൻ സർവവ്യാപിയാണ്, സർവഭൂതങ്ങളുടെ അന്തരാത്മാവാണ് ഇത്യാദി ശ്രുതി. അതിനും ശ്രുതിയാണ്. ഇവിടെ മുഖ്യമായും ആസ്തികന്മാരോടാണ്. അതുകൊണ്ടാണ് ശ്രുതിയെ എടുത്ത് പറയുന്നത്. ശ്രുതി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ശ്രുതി അംഗീകരിക്കണമെങ്കിൽ അത് അംഗീകരിക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ഉറവശി പറയുന്നു, നിഷേധിക്കാൻ വയ്യ. ശ്രുതി പ്രമാണത്തെ അടിസ്ഥാനമാക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ സർവശരീരങ്ങളിലും ഇരിക്കുന്നത് ഒരേ ഒരു പരമാത്മാവ് തന്നെ. ആ പരമാത്മാവ് തന്നെയാണ് ജഗത്തിനെ സൃഷ്ടിച്ചത്. ഇതിന് ധാരാളം വാക്യങ്ങളുണ്ട്. ഇത് ഈ ശ്രുതി എങ്ങനെ വന്നു? ഇത് ഓരോരുത്തർ കണ്ടെത്തിയ, അതിനെ വെളിപ്പെടുത്തിയാണ് ഈ ശ്രുതി. ഋഷിമാർ വെളിപ്പെടുത്തിയതാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, ആരാണ് സൃഷ്ടികർത്താവ്, എന്താണ് സൃഷ്ടി, ഈ സൃഷ്ടിയിൽ ഇരിക്കുന്ന ജീവൻ ആരാണ് എന്നവർ ചിന്തിച്ചു. അങ്ങനെ അവർ കണ്ടെത്തിയത് വെളിപ്പെടുത്തിയതാണ്. ആത്യന്തികമായി ശ്രുതി എന്ന് പറയുന്നത് ഋഷിമാരുടെ അനുഭവം തന്നെ. അതുകൊണ്ടാണ് അവിടെ എല്ലാം ഋഷിമാരുടെ പേരും വരുന്നത്. പിന്നെ ഋഷി പറഞ്ഞു, വാമദേവ ഋഷി പറഞ്ഞു, മറ്റു ഋഷി പറഞ്ഞു, യാജ്ഞവൽക്യം പറഞ്ഞു, അല്ലെങ്കിൽ യമൻ പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തരും പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന തത്വം അത് ഋഷിമാരുടെ അനുഭവമാണ്. അതുകൊണ്ടാണ് അതിനെ പ്രമാണമായി അംഗീകരിക്കുന്നത്. അല്ലെങ്കിൽ ശ്രുതി എങ്ങനെ സ്വീകരിക്കും? ഇവരുടെ അനുഭവം എന്നുള്ള നിലയ്ക്ക് ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു, ഇതാണ് സത്യം ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ ഉപദേശത്തെ സ്വീകരിക്കുക, ആ വഴിക്ക് സഞ്ചരിക്കാതാണ് സത്യത്തെ അറിയുന്നതിനുള്ള ഉപായം. അതുകൊണ്ട് സ്വ അനുഭവം എന്നുള്ള നിലയ്ക്ക് വെളിപ്പെടുത്തിയാണ്. പിന്നെ ചിലടത്ത് പറയും ശ്രുതി മനുഷ്യനിർത്ഥമല്ല എന്ന് പറയും. പിന്നെന്താണത്, ഈശ്വരൻ വെളിപ്പെടുത്തിയതാണ്. അത് ശരിയാണ്, മനുഷ്യകൃതമല്ല. കാരണം മനുഷ്യന്റെ കർത്തൃത്വ ഭോക്തൃത്വാദി ബുദ്ധിയുള്ള ജീവന് ഇത്തരം തത്വങ്ങളൊന്നും വെളിപ്പെടുത്തില്ല. ഈ തത്വം വെളിപ്പെടുമ്പോൾ അവിടെ ജീവനിൽ കർത്തൃത്വമുണ്ട്. അതുള്ളിടത്ത് ഇത് ഈ തത്വം ആത്മവിദ്യ പ്രകാശിക്കില്ലെന്നാണല്ലോ പറയുന്നത്. പരമാത്മവിദ്യ അങ്ങനെയുള്ള മനസ്സിൽ പ്രകാശിക്കില്ല. അതുകൊണ്ട് ജീവ കർത്തൃത്വമുണ്ട്. പുരാണങ്ങളും മറ്റും കൽപ്പനയിലൂടെ സൃഷ്ടിച്ചതുപോലെ കൽപ്പനയിലൂടെ സൃഷ്ടിച്ചല്ല. പറയാത് ഈശ്വര പ്രവക്തമാണെന്ന് പറയാം. അത് ശരിയാണ്. കാരണം ജീവന് സ്വയം കർത്തൃത്വമല്ല. കാരണം ആ കർത്തൃത്വ ഭോക്തൃത്വങ്ങളെല്ലാം നശിച്ചവൻ, താൻ കർത്താവും ഭോക്താവുമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ താൻ ആ കർത്താവാണെന്ന് ആത്മബോധം ഉണ്ടാകത്തില്ല. ഭാഷകാരൻ എപ്പോഴും പറയും. അങ്ങനെ കർത്തൃത്വാധികം നശിച്ച ഒരുവന്റെ ഉള്ളിൽ ഇത് പ്രകാശിക്കണമെങ്കിൽ അതിന് ഈശ്വരീയമായൊരു നിയമം വേണം. അതുകൊണ്ട് പറയാം ഈശ്വരൻ വെളിപ്പെടുത്തിയതാണ്. അതൊക്കെ ഈശ്വര നിയമത്തിന് അധീനമാണ്, സൃഷ്ടികർത്താവിന്റെ നിയമത്തിന് അധീനമാണ്. ഈശ്വരപ്രോക്തമെന്നും പറയാം. ഈശ്വരപ്രോക്തമാണ്, പക്ഷെ ഋഷിയുടെ അനുഭവമാണ്. ഈശ്വര ഇച്ഛ അനുസരിച്ച് ഋഷിക്കത് അനുഭവപ്പെട്ടു എന്ന് പറയും. രണ്ടിനെയും സമന്വയിപ്പിച്ച് കൊണ്ടത് മനുഷ്യകർത്തൃകമല്ല, ഈശ്വരോക്തമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അവസാനം വന്ന് നിൽക്കുന്ന ഇവിടെ അത് ഋഷിയുടെ അനുഭവം എന്നാണ്. അതുകൊണ്ടാണ് അതിനിവിടെ ആവർത്തിക്കുന്നത്. ശരി, മറ്റൊരു ഋഷിയുടെ അനുഭവമാണെങ്കിൽ അതുകൊണ്ട് തനിക്കെന്താ പ്രയോജനം? ആ അനുഭവത്തെ ഉപദേശിക്കുന്നത് ആ അനുഭവത്തെ പിൻപറ്റി ആ അനുഭവത്തെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുള്ളൂ അതിൻ്റെ ഉപായം, മാർഗം അതേ ഉള്ളൂ. ഇതിന് പൂർവപക്ഷമുണ്ട്. ചില പറയുന്നത് ഇത് അനുഭവമല്ല ശ്രുതി. വലിയ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. ശ്രുതി അനുഭവം എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? അത് വസ്തുസ്ഥിതി കഥനമാണ്. ഇന്നതിന്നതാണെന്നേ പറയുന്നു. പരമാത്മാവ് അത് സച്ചിദാനന്ദ സ്വരൂപമാണെന്ന് പറയുന്നു. അതൊരിക്കലും ഒരു അനുഭവമല്ല. എന്തുകൊണ്ട്? അത് അനുഭവാതീതമാണ്. പരമാത്മാവ് അനുഭവ അതീതമാണ്. അപ്പൊ പിന്നെ അത് ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല, അതുകൊണ്ടത് അനുഭവമല്ല. അങ്ങനെയുണ്ട് ചിന്താ, കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുമെങ്കിലും പൂർണ്ണമായും ശരിയല്ല. പിന്നെ അത് വസ്തുസ്ഥിതി കഥനമാണ് എന്ന് പറയുമ്പോൾ ആ വസ്തുസ്ഥിതിയെക്കുറിച്ചുള്ള ജ്ഞാനമാർഗം ഉണ്ടായി, ഉണ്ടായില്ലേ അത് വെളിപ്പെടുത്താൻ പറ്റും. അതെങ്ങനെയോ ഉണ്ടായി, അല്ലാതെ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് വെളിപ്പെടുത്തുന്ന അറിവ് ഒരാൾക്കുണ്ടാകാതെ വെളിപ്പെടുത്താൻ ഒക്കത്തില്ല. അങ്ങനെ ഉണ്ടായതിനെയാണ് അനുഭവം എന്ന് പറയുന്നത്. അനുഭവ വിഷയമല്ലാത്തതിന് എങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും? അനുഭവ വിഷയമല്ല എന്നാണ് അനുഭവം ഉണ്ടായത്, അങ്ങനെയാണ് അതിനെ വെളിപ്പെടുത്തിയത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടോ? അനുഭവ വിഷയമാണെന്നല്ല, അത് അവിഷയമാണ്, അങ്ങനെ ഉണ്ടാകാം. അത് സ്വരൂപമാണ്, അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന അനുഭവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾ കരുതുന്നു ഇത് അനുഭവത്തിന് വിഷയമാത്രമാണ്. വിഷയം പറയുന്നു അല്ല, എന്റെ അനുഭവത്തിൽ അത് അനുഭവത്തിന് വിഷയമാകുന്ന ഒന്നല്ല എന്ന് തന്റെ നിശ്ചയം അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് സ്വാനുഭവമാണ്. പക്ഷെ അത് അനുഭവത്തിന് വിഷയമാണോ അനുഭവത്തിന് വിഷയമല്ലേ എന്നുള്ള സംശയമുള്ളവനോടാണ് ആ സംശയം കൂടാതെ വെളിപ്പെടുത്തുന്നത്. വിഷയം സംബന്ധിച്ച് അങ്ങനെ ഒരു സംശയമില്ല. ഇത് അനുഭവത്തിന് വിഷയമാകാമോ അനുഭവത്തിന് വിഷയമാകാതിരിക്കാമോ, ആ വസ്തുസ്ഥിതിയെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ ഋഷിക്ക് സംശയം, സംശയരഹിതമായ ആ ജ്ഞാനം, അതിനാണ് അനുഭവം എന്ന് പറയുന്നത്. ഏതൊരു ജ്ഞാനത്തിലാണോ സംശയാദി ദോഷങ്ങളില്ലാത്ത, അതിന്റെ വസ്തുസ്ഥിതിയെക്കുറിച്ച് തന്നെ. എന്താണത്? മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള സംശയമില്ല. ഇത് മറ്റെന്തെങ്കിലുമാണോ? ഇത് വസ്ത്രമാണോ? മറ്റെന്തെങ്കിലുമാണോ? അത്ര സംശയങ്ങളില്ല. സംശയമില്ലാത്ത നിശ്ചയാത്മകമായ ജ്ഞാനം ഇതെന്നതാണ്, ഇതാണ് അനുഭവം എന്ന് പറയുന്നത്. അതുപോലെ ആത്മാവിനെ അവിഷയത്വേന അറിഞ്ഞാൽ മതി, അതിനെ വാച്യമായി അറിയേണ്ട ലക്ഷ്യമായി അറിഞ്ഞാൽ മതി. അതേതറിവായാലും ശരി, അത് സംശയം കൂടാതെ തന്നെ നിലനിൽക്കുന്നു, അതിനെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടത് അനുഭവ വിഷയമായാലേ അനുഭവമാകുന്നില്ല. അനുഭവ വിഷയമല്ലെങ്കിലും ഒന്ന് അനുഭവ വിഷയമല്ലാതെ തന്നെ അതാണ് അതിൻ്റെ വസ്തുസ്ഥിതി. അങ്ങനെ അത് വെളിപ്പെടുന്നു, അങ്ങനെ അതിനെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ശ്രുതിവാക്യങ്ങൾ അനുഭവമാണ്. ആ അനുഭവമായതുകൊണ്ട് അതിനെ കേൾക്കുന്നവനത് പ്രമാണമായിരിക്കുന്നു. എന്തുകൊണ്ട് പ്രമാണമാകുന്നു? കാരണം അത് വസ്തുസ്ഥിതി കഥനം, അതായത് സത്യകഥനം, സത്യമായിട്ടാണ് അതിനെ വെളിപ്പെടുത്തുന്നത്. താൻ പറയുന്നത് സത്യമാണ്, സച്ചിദാനന്ദം. ആ സത്യത്തെ ഒരാൾ വെളിപ്പെടുത്തുമ്പോൾ കേൾക്കുന്നവനത് പ്രമാണമാണ്, അല്ലെങ്കിൽ പിന്നെ പ്രമാണം എന്ന് പറയുന്ന ശബ്ദത്തിന് അർത്ഥമില്ലാതെ വരും. അപ്പോൾ ആ ശബ്ദം പ്രമാണമായി തീരുന്നു. വാസ്തവത്തെ അറിയുന്നതിനുള്ള ഉപായങ്ങളെയാണ് പ്രമാണം എന്ന് പറയുന്നത്. ഇവിടെ പരമാണത്തെ സത്യത്തെ വെളിപ്പെടുത്തിയേക്കും, അത് സത്യകഥനമായതുകൊണ്ട് ആ വാക്യം പ്രമാണമായി. അതുകൊണ്ട് അതിൽ ശ്രദ്ധയുള്ളവൻ, ആസ്തികയുള്ളവൻ അത് കേൾക്കുന്നു, അതിനെ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ശ്രുതിയിൽ അത് അവസാനിക്കുന്നത്. ആസ്തികരെ സംബന്ധിച്ച് ശ്രുതി അത് പൂർണ്ണമായി, ബോധ്യം വന്നു കഴിഞ്ഞു. ഋഷിയുടെ അനുഭവത്തിലൂടെ അത് സ്വാനുഭവമായി മാറുന്നു. മറ്റൊരാളിൻ്റെ അനുഭവത്തെ അനുസന്ധാനം ചെയ്തു കഴിഞ്ഞാൽ അത് സ്വാനുഭവമായി മാറും. ലൗകികമായ കാര്യങ്ങളിലും അങ്ങനെയാണ്. ഒരാൾ വളരെ ആസ്വദിച്ച് ലയിച്ചൊരു സംഗീതത്തെ ആലപിക്കുന്നു. അപ്പോൾ ആ സംഗീത ആലാപനം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ അനുഭവമാണ്. അതായത് അതിൽ ആ അനുഭവത്തിൽ മുഴുകിയാണ് അത് ആലപിക്കുന്നത്. അങ്ങനെ ഒരു ബന്ധു വരുന്നു, അയാൾക്കത് ആനന്ദത്തെ കൊടുക്കുന്നു. അത് അതിൻ്റെ സ്വഭാവമാണ്, സംഗീതത്തിൻ്റെ സ്വഭാവമാണ് ആനന്ദത്തെ കൊടുക്കുക. ഒരാളതിനെ അതുപോലെ അനുസന്ധാനം ചെയ്യുന്നു, ശ്രവിക്കുന്നു. ശ്രവിച്ചു കഴിഞ്ഞാൽ ആ ശ്രോതാവിനും അതേ അനുഭവം തന്നെ ഉണ്ടാകും. ആ സംഗീതം ആലപിക്കുന്ന ആളിന് ഏതൊരു സംഗീത അനുഭവമാണോ ഉള്ളത്, അത് ആലപിക്കാതെ തന്നെ സ്വയം തന്നിനും അതേ അനുഭവം ഉണ്ടാകും, അതേ ആനന്ദ അനുഭവം ഉണ്ടാകും. അതുപോലെ ഏതൊരു അനുഭവത്തെയും ഏകാഗ്രമായി പിന്തുടർന്നാൽ ആ വ്യക്തിയിലും അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഋഷിയുടെ അനുഭവത്തെ ശബ്ദത്തിലൂടെ പിന്തുടരുന്നു, അത് സ്വാനുഭവമായി മാറുന്നു. അതുകൊണ്ടാണ് ശ്രുതിയെ ഇവിടെ ഇങ്ങനെ ആവർത്തിക്കുന്നു. പലരും ചോദിക്കും എന്താ ശ്രുതി പറഞ്ഞിരിക്കുന്നുണ്ട്, തനിക്കെന്താ പ്രയോജനം? അല്ലെങ്കിൽ ശ്രുതി പറഞ്ഞു എന്ന് വിചാരിച്ച് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ചോദിക്കും. മറ്റു വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ച് അത് ശരിയാണ്. പഞ്ചസാരയെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും കേൾക്കുന്നൊരു മധുരം അനുഭവപ്പെടത്തില്ല. ആ പറയുന്നത് ശരിയാണ്. കാരണം അവിടെ അന്യമായ വിഷയം ആ വിഷയനിഷ്ഠമായ ഒരു വർണ്ണനയാണ്. അത് ശ്രോതാവിന് വിശേഷിച്ച് ഫലമൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ ഇവിടെ ആത്മനിഷ്ഠമായ വർണ്ണനയാണ്. അത് വക്താവിനും ശ്രോതാവിനും രണ്ടല്ല, ഒന്നാണ്. താൻ കാണാത്ത പഞ്ചസാരയെക്കുറിച്ച് വർണ്ണിച്ചു കഴിഞ്ഞാൽ തനിക്കെങ്ങനെ ആനന്ദം വരും? അതുപോലല്ല ഇത്. അതും പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ആത്മതത്വത്തെ ഇങ്ങനെ വർണ്ണിക്കുന്നതുകൊണ്ട് കേൾക്കുന്നവന് പ്രയോജനം ഉണ്ടാകത്തില്ല. ഉദാഹരണം പറയുന്നു, പഞ്ചസാരയുടെ ഉദാഹരണം അതുപോലെ. അത് മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും അത് ശരിയാണ്, വിഷയങ്ങളെ സംബന്ധിച്ച്. പക്ഷെ വിഷയെ സംബന്ധിച്ച് അത് ശരിയല്ല, അബദ്ധമാണ്. എന്തുകൊണ്ട്? ഇവിടെ വക്താവും ശ്രോതാവും ഒരേ തത്വമാണ്. വക്താവ് വിശദീകരിക്കുന്ന തന്റെ തത്വത്തെ കുറിച്ചല്ല, ശ്രോതാവിന്റെ കൂടെ തത്വത്തെ കുറിച്ചാണ്. മറ്റങ്ങനെയല്ല, പാത്രത്തിലിരിക്കുന്ന പഞ്ചസാരയെ കുറിച്ചാണ് പറയുന്നത്. അത് പറയുന്നവനും ആനന്ദത്തെ കൊടുക്കുന്നില്ല, കേൾക്കുന്നവനും ആനന്ദത്തെ കൊടുക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആത്മനിഷ്ഠനായിട്ടാണ് ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നത് ശ്രുതി, ഋഷി. അപ്പൊ കേൾക്കുന്നവനും എന്താണ്? അതേ വസ്തു തന്നെ. പറയുന്നത് തന്റെ ആത്മാവിനെ കുറിച്ചോ തന്റെ സാക്ഷാത്കാരത്തെ കുറിച്ചോ അല്ല. അവിടെ താനൊന്നും തൻ്റെതൊന്നുമില്ല. സർവവ്യാപിയായിരിക്കുന്ന ആത്മതത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അവിടെ ഗുരുവെന്നോ ശിഷ്യനെന്നോ ഞാനെന്നോ നീ എന്നുള്ള ഭേദമില്ല. ആരാണോ അതിനനുസന്ധാനം ചെയ്യുന്നത് അവർക്ക് അതേ അനുഭവം തന്നെയാണ്, മറിച്ചൊരു അനുഭവത്തിന് വഴിയില്ല. അതുകൊണ്ടാണ് തത്വമസി എന്നുള്ള ഉപദേശത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഉപദേശം കൊണ്ട് എങ്ങനെ അനുഭവം ഉണ്ടാകുന്നു? ഇത് പഞ്ചസാര പോലെയാണെങ്കിൽ ഇതല്ല. അതുകൊണ്ട് ശ്രുതി ആവർത്തിക്കുന്നു, അനുഭവത്തെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ആ ശ്രോതാവ് അതിന് പാത്രമാണെങ്കിൽ അത് മതി, പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, പിന്നെ മനനത്തിന്റെ ആവശ്യമില്ല. സകൃത് ശ്രവണ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് പാത്രമല്ലെങ്കിൽ പിന്നെ മനനം ആവശ്യമായിരുന്നു. അതുകൊണ്ട് ശ്രുതിയിലൂടെ അതിനെ ബോധിപ്പിക്കുന്നു. പക്ഷെ ഒരാളത് ബോധിക്കണമെന്നില്ല, ബോധിക്കാതെ വന്നാൽ വീണ്ടും അയാളുടെ മനസ്സിന് വികല്പങ്ങൾ വരാം. അതാണ് അടുത്ത് വീണ്ടും ചോദിക്കുന്നത്. പ്രവേശിച്ച ഉപപദ്ധ്യത എന്ന് ഉപപദ്ധ്യത ചെയ്തു തിഷ്ടതാവത്തി. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളിനി കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ആ പരമാത്മാവ് തന്നെ പ്രവേശിക്കാമോ? ആ പരമാത്മാവ് ഇതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരമാത്മഭാവം നഷ്ടപ്പെടില്ലേ? ഇവിടെ പലതും ഉണ്ടാകത്തില്ലേ? ഇത്തരം കാര്യങ്ങൾ കുറിച്ചുള്ള ചർച്ച അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഒരു കാര്യം സ്വാനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കും. ഋഷി സംസാരിക്കുന്നത് ഋഷിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ കേൾക്കുന്നവൻ അവൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും അവകാശമുണ്ട്. മൗലിക അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രവിഷ്ഠാനം സംസാരിത്വ തദ്നന്യത്വ പരസ്യ സംസാരിത്വം ഇത് ചെയ്ത് അത് ആര് പ്രവേശിച്ചോ അത് എന്തോ ആയിക്കൊള്ളട്ടെ, എന്തായാലും പ്രവേശിച്ചു എന്ന് പറയുന്നത് സമ്മതിക്കുന്നു. ഈ ശരീരത്തിൽ അങ്ങനെ പ്രവേശിച്ച ഒരാൾ ഇരിപ്പുണ്ട്. പക്ഷേ സ്വാനുഭവത്തെ നോക്കുക, താൻ ജനിക്കുന്നു, മരിക്കുന്നു, സുഖിക്കുന്നു, ദുഃഖിക്കുന്നു, ഇതിനെ വിട്ടൊരു അനുഭവമുണ്ട്. ഇതിൽ പ്രവേശിച്ചവൻ ആരാണോ അവൻ സംസാരിയാണ്, സംസാരിത്വ. ഇനി പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. ഇനി അനന്യത്വച്ച പരസ്യ, ഈ പരൻ ഒരാളിതിൽ പ്രവേശിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആ പ്രവേശിച്ചയാളും സംസാരിയായിരിക്കും. പറയുന്നു അല്ല, അത് അസംസാരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ എങ്ങനെ ഈ സംസാരിത്വം വന്നു? നിങ്ങൾ പറയുന്നു ആ പരനാണ് ഇവിടെ പ്രവേശിച്ചത്, ഒരു മാറ്റമില്ല എങ്കിൽ ആ പരൻ സംസാരിയാണ്. കാരണം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് സംസാരിയായിട്ടാണ്, മുക്തനായിട്ടല്ല. സംസാരിയാണ് ഇത് ചെയ്ത് പറയുന്ന അത് ശരിയല്ല. അശ്വനായ അദ്യത്തെ ശ്രുതേഹേ യോ അശ്വനായ പിപാസേ ശോകം മോഹം ജര മൃത്യു അത്യേതി, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അവിടെയും ശ്രുതി തന്നെ ആലംബം. നിങ്ങളുടെ അനുഭവം ശരിയാണ്, പക്ഷെ ശ്രുതി എന്താ പറയുന്നത്? ഏതൊരുവരാണോ വിശപ്പ്, ദാഹം, മോഹം, ശോകം ഇതിനെല്ലാം അതിക്രമിച്ചിരിക്കുന്നവൻ എവിടെ? ഈ ശരീരത്തിൽ പ്രവേശിച്ച് അതിനെല്ലാം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ ശ്രുതി പറയുന്നു. അതും കേൾക്കണമെന്ന്. അപ്പോൾ സ്വാനുഭവം കൊണ്ട് ഋഷിയുടെ അനുഭവത്തെ ബാധിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആദ്യം സ്വാനുഭവം പരമാർത്ഥമാണോ എന്ന് ചിന്തിക്കണം. സ്വാനുഭവം പരമാർത്ഥമാണെങ്കിൽ ഋഷിയുടെ അനുഭവത്തെ അതുകൊണ്ട് നിഷേധിക്കാം. പക്ഷെ മറിച്ചാണ്, ഋഷിയുടെ അനുഭവം പരമാർത്ഥമാണ്, സംശയാദി ദോഷശൂന്യമാണ്. തൻ്റെ അനുഭവത്തെ കുറിച്ച് അത് പറയാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല, ഞാൻ അജ്ഞനല്ല, എനിക്ക് യാതൊരു വിഭ്രാന്തിയില്ല, ഏതെങ്കിലും ഒരു ജീവന് പറയാൻ കഴിയുമോ? അപ്പൊ തൻ്റെ അനുഭവം സംശയാദി ദോഷങ്ങളോട് കൂടിയതാണെന്ന് സ്വയം മനസ്സിലാക്കുകയും അതുകൊണ്ട് ഋഷിയുടെ അനുഭവത്തെ നിഷേധിക്കുകയും ചെയ്ത അതങ്ങനെ ശരിയാവും. അതുകൊണ്ട് തൻ്റെ ദോഷദൂഷിതമായ ഈ അനുഭവം കൊണ്ട് ഋഷിയുടെ അനുഭവത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഋഷിയുടെ അനുഭവം ഭ്രമശൂന്യമാണ്. അവിടെ എന്താ പറയുന്നത്? ആ പരൻ അസംസാരിയാണ്. അതുകൊണ്ടിപ്പോൾ തൽക്കാലം താൻ സംസാരിയാണെന്ന് അനുഭവിച്ചാൽ താൻ അസംസാരിയാണ് എന്നുള്ള ഋഷിയുടെ വചനത്തെ സ്വീകരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്, അശ്വനായാദി അത്യേശ്രുതേഹേ പറയുന്നു. സുഖിത്വ ദുഃഖിത്വാദി ദർശന നീതി ചെയ്ത് ഒരാൾക്ക് സ്വാനുഭവമാണ് പ്രമാണം. അന്യന്റെ അനുഭവത്തെ എങ്ങനെ തനിക്ക് പ്രമാണമാക്കാൻ പറ്റും? സാറിന് ചോദിക്കും, പിന്നെ എന്തിനാ എനിക്ക് ഈ ബുദ്ധിയും അറിവും ഒക്കെ തന്നിരിക്കുന്നത്? ഇനി ദൈവം തന്നെ തന്നു എന്നിരുന്നോട്ടെ, എന്നിരുന്നെല്ലാം തന്നിരിക്കുന്നു, ഇതെനിക്ക് പ്രമാണമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇതനുഭവമാണ് സുഖിത്വ ദുഃഖിത്വാദികൾ. അതുകൊണ്ട് ഞാൻ സുഖിയും ദുഃഖിയുമാണ്, അസംസാരിയല്ല എന്ന് എന്റെ അനുഭവത്തെ മുൻനിർത്തി ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്ക് അതെങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും എന്നോ? തത്വജ്ഞാനിയനായിക്കോട്ടെ, തത്വജ്ഞാനിയോട് ഞാൻ പറയും, എനിക്ക് എന്റെ അനുഭവമാണ് പ്രമാണം, അതിനും വലുതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നു, അതുകൊണ്ട് ചില പറയാറുണ്ട് എന്റെ അനുഭവം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരി, എന്റെ അനുഭവത്തെ ഞാൻ പറയുന്നു, നിങ്ങളുടെ അനുഭവം മറിച്ചായിരിക്കും, അത് നിങ്ങൾക്ക് ശരി, എനിക്കത് ശരിയല്ല എന്ന് പറയാം. അതുപോലെയാണ് ഇവിടെ സംസാരിക്കുന്നത്, മുട്ടാത്തർക്കം എന്ന് പറഞ്ഞു, ഉത്തരം മുട്ടുമ്പോൾ മുട്ടാത്തർക്കം, എന്റെ അനുഭവം എനിക്ക് ശരി, അത് ഞാൻ പറയും, താൻ ആരാ ചോദിക്കാൻ? സാർ നമ്മൾ പറയുന്നതാണ് എന്നാ പറയുന്നത്, ശരി, നിന്റെ അനുഭവം എന്ന് പറയുന്നത് അംഗീകരിച്ചു, നിന്റെ അനുഭവം ശരി ശരി ഞാൻ പറയൂ എന്ന് പറയണമെങ്കിൽ നിന്റെ അനുഭവം ദോഷരഹിതമായിരിക്കണം, അതിനെക്കുറിച്ചുകൂടെ ചിന്തിക്കുക. അനുഭവം അനുഭവം എന്ന് പറഞ്ഞാൽ പോ, അനുഭവം ദോഷരഹിതമാണ്, അനുഭവത്തിനെന്താ ദോഷം വരാൻ? അനുഭവം അനുഭവം തന്നെയല്ല, അനുഭവം രണ്ടു തരത്തിലും വരാം, യഥാർത്ഥമായും വരാം അയഥാർത്ഥമായും വരാം, സത്യമായും വരാം അസത്യമായും വരാം. നിന്റെ അനുഭവം സത്യമാണോ എന്ന് ചോദിച്ചാൽ അത് ഉറപ്പില്ല, കാരണം എന്റെ അനുഭവങ്ങൾ പലപ്പോഴും അസത്യമായും വരാറുണ്ട്, എന്റെ സ്മൃതി അസത്യമാകാറുണ്ട്, അനുഭവം അസത്യമാകാറുണ്ട്, ഭാവനകൾ അസത്യമാകാറുണ്ട്, ഇതെല്ലാം അസത്യമാകാറുണ്ട്. അങ്ങനെ ചിലപ്പോൾ സത്യമാകാറുണ്ട്. അപ്പോൾ സത്യവും അസത്യവും മിശ്രമാണ് അനുഭവങ്ങൾ. അപ്പോൾ അങ്ങനെ ഒന്നിനെ ആത്യന്തികമായി എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? പിന്നെ അപ്പോൾ നിന്റെ അനുഭവത്തിൽ നിനക്ക് ആത്യന്തികമായി സ്വീകരിക്കാം എന്നുള്ളതിനെ വിവേകത്തെ, ഇന്നത് സത്യം ഇന്നത് അസത്യം എന്ന് വേർതിരിക്കുന്ന വിവേകം, ആ വിവേക ബുദ്ധിയെ സ്വീകരിക്കണം. ആ വിവേക ബുദ്ധിയെ സ്വീകരിക്കുമ്പോൾ ഇനി ചിന്തിക്കുക, നിന്റെ അനുഭവത്തിൽ സംശയാദി ദോഷങ്ങൾ മാറി, അതിനാണ് വിവേക ബുദ്ധി എന്ന് പറയുന്നത്. ആ അനുഭവം അത് ആണ് ഋഷി വെളിപ്പെടുത്തുന്നത്. അതിനടുത്ത് പറയുന്നത് എന്താണ്? ലിപ്യതേ ലോക ദുഃഖേന ബാഹ്യ ലിപ്യതേ, അവന് ഈ ശരീര ചിതനായിരിക്കുന്ന ആത്മാവ് ലിപ്യതേ ലോക ദുഃഖേന ലോക ദുഃഖങ്ങളാൽ, എന്നുവെച്ചാൽ താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളാൽ, ജീവഭാവത്തിലിരിക്കുന്ന താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളാൽ ലിപ്യതേ, അത് സമ്മതിക്കുന്നുണ്ട്, ജീവഭാവത്തിലിരുന്നുള്ള ഈ അനുഭവങ്ങൾ, ഈ അനുഭവങ്ങൾ ബാഹ്യ അപരൻ ബന്ധിക്കപ്പെടുന്നില്ല, പരനെ ഇതൊന്നും ബാധിക്കുന്നില്ല, പരൻ ഇതിൽ നിന്ന് സ്വതന്ത്രനാണ് എന്ന് ശ്രുതി വെളിപ്പെടുത്തുന്നു ആ പരമാത്മ തത്വത്തെ. ആ പരൻ ഈ ശരീരത്തിലിരുന്നാൽ ഈ അന്ധകരണസ്ഥമായ സുഖദുഃഖങ്ങളെ ഒന്നും അവനെ ബാധിക്കുന്നില്ല, അവൻ അതിൽ നിന്നും മുക്തനാണ്. ഇതാണ് വിവേകജ്ഞാനം. അങ്ങനെ ഒരു വിവേകജ്ഞാനം ഉണ്ടെങ്കിൽ അതാണല്ലോ ശരി, തന്റെ അനുഭവമല്ല, താൻ സുഖിയാണ് ദുഃഖിയാണെന്നുള്ള അനുഭവമല്ല. അപ്പോൾ അനുഭവത്തെ പിന്നെ അതിൽ പിടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റത്തില്ല, വാശി പിടിക്കാൻ പറ്റത്തില്ല, ഇല്ല ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറില്ല, ഞാൻ സുഖിയും ദുഃഖിയുമാണ് എന്നൊരാൾക്ക് വാശി പിടിക്കാൻ ഒക്കത്തില്ല. അജ്ഞാനത്തിന് സംശയത്തിന് ഭ്രമത്തിലൊന്നും വാശി പിടിച്ച് നിൽക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെ യഥാർത്ഥ ജ്ഞാനം വന്നതിനെ ബാധിക്കും. അപ്പം അതിന് ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് വിചാരിച്ചാലും ശരി, എൻ്റെ അനുഭവം ഏതായാലും ശരി, ഞാനത് പറയുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? യഥാർത്ഥ ജ്ഞാനം ഈ ജ്ഞാനത്തെ ബാധിച്ചു കളയും. യഥാർത്ഥ ജ്ഞാനം എന്താണ് ശ്രുതി പറയുന്നത്? എന്നാ ലോക ദുഃഖേന ബാഹ്യ പരൻ, അത് ഈ ദുഃഖങ്ങളാൽ ബന്ധിക്കുന്നില്ല, ഈ ദുഃഖങ്ങൾ അതിനെ സ്പർശിക്കുന്നില്ല, ഇത് പരമാർത്ഥ ജ്ഞാനമാണ്. തന്നെ കുറിച്ച് അങ്ങനെ ഒരു പരമാർത്ഥ ജ്ഞാനം ഉണ്ടാകുമ്പോൾ പിന്നെ പഴയതും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതിനെ നിഷേധിച്ചേ പറ്റൂ, അത് മാറിയേ പറ്റൂ. അത് മാറുന്നത് വരെ എന്ത് പറയും? ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ സുഖിയാണ് ദുഃഖിയാണ്. അതാണ് അടുത്ത് പറയുന്നു, പ്രത്യക്ഷാദി വിരോധ ഐക്യമിതി പറയുന്നു. ഇതെന്റെ അനുഭവമാണ് പ്രത്യക്ഷം. നിങ്ങൾ പറയുന്നത് ഋഷിയുടെ അനുഭവമാണ്. എന്റെ പ്രത്യക്ഷത്തിന് വിരുദ്ധമായിരിക്കുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമില്ല. കാരണം എപ്പോൾ യുക്തി നമ്മൾ പ്രയോഗിക്കുന്നത് പ്രത്യക്ഷത്തെ ആശ്രയിച്ചിട്ടാണ്. ഒരു തവണ തീയും പുകയും ഇരിക്കുന്നത് കണ്ടു മനസ്സിലാക്കി, പലതവണ കണ്ടിട്ട് അത് ഉറപ്പിച്ചെന്താണോ, ആ തീയിൽ നിന്നാണ് പുകയുണ്ടാകുന്നത്, തീ ഉള്ളിടത്താണ് പുകയുണ്ടാകുന്നത്. അനുഭവമാണ് അവിടെ അതിനാധാരമായിരിക്കുന്നത്. അത് ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് എവിടെയെങ്കിലും പുക കാണുമ്പോൾ അനുമാനിക്കുന്നു, അവിടെ യുക്തി പ്രയോഗിക്കുന്നു, ഇവിടെ എന്തായാലും തീ ഉണ്ടായിരിക്കും. അപ്പോൾ അനുഭവത്തെ പിന്തുടർന്നേ യുക്തിക്ക് നിൽക്കാൻ പറ്റും. അല്ലാത്ത യുക്തിയെ കുയുക്തി എന്ന് പറയും, അത് ശരിയായ യുക്തിയല്ല. യുക്തി ആഭാസം എന്ന് പറയും, യുക്തി പോലെ തോന്നുന്നതാണ്. അതുപോലെ ഇവിടെ സ്വാനുഭവമാണ്, സുഖദുഃഖങ്ങൾ, സംസാരം, അതിനെ പിന്തുടർന്നേ യുക്തി നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് വെച്ചാൽ അതിനെ പിന്തുടർന്നേ മനനം നിലനിൽക്കത്തുള്ളൂ. നിങ്ങൾ പറയുന്നത് മനനത്തിന് യോഗ്യമല്ല അസംസാരിയായ ആത്മാവ്, നിങ്ങളുടെ അനുഭവം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അത് മനനം ചെയ്യും എന്നാണ്. തീർച്ചയായിട്ടും അനുഭവത്തെ തുടർന്ന് തന്നെയാണ് മനനം ചെയ്യേണ്ടത്. അനുഭവത്തെ പിന്തുടരാതെ മനനം സാധ്യമല്ല. അനുഭവത്തെ പിന്തുടരാതെ മനനം ചെയ്താൽ വലിയ അബദ്ധത്തിൽ ചെന്ന് ചെയ്യണം, ഏത് വിഷയത്തിലായാലും. അനുഭവത്തെ മുൻനിർത്തി തന്നെ മനനം ചെയ്യുന്നു. അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് ആദ്യശ്രവണം, അത് കഴിഞ്ഞ് മനനം പാടുള്ളൂ. ശ്രവിക്കാതെ മനനം ചെയ്യാൻ പാടില്ല, പരമാബദ്ധമായി തോന്നും. ഇതുകൊണ്ട് ശ്രവണം അനുഭവത്തെ കൊടുക്കുന്നത്, അതിനുവേണ്ടിയിട്ടാണ് ശ്രവണം. ശ്രവണം അനുഭവത്തെ കൊടുക്കുന്നു, ആ അനുഭവത്തെ മുൻനിർത്തിയിട്ടാണ് പിന്നീട് മനനം എന്ന് പറയുന്നത്. ശ്രവണത്തിൽ നിന്ന് അനുഭവം ആയിക്കഴിഞ്ഞാൽ പിന്നെ മനനത്തിന്റെ ആവശ്യമുള്ളതുകൊണ്ട്, കാരണം അനുഭവം ഉള്ളിടത്താണ് ദോഷങ്ങൾ വരുന്നത്. മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്, അനുഭവം ഇല്ലാത്തടത്ത് ദോഷമില്ല. ശ്രവണത്തിൽ നിന്ന് അനുഭവം ഉണ്ടാവും, പക്ഷേ ദോഷയുക്തമായ അനുഭവം. അവിടെ മനനം എന്തിനാണ്? ദോഷങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മാത്രം. വേറെ രീതി പറഞ്ഞാൽ, ശ്രവണത്തിലൂടെ ഏതൊരു തത്വത്തെയാണോ ഗ്രഹിച്ചത് അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് മനനം. ഗ്രഹിക്കാത്തതിന് എങ്ങനെ വ്യക്തതയുണ്ടാവും? അറിയാത്തതിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? കഴിയത്തില്ലല്ലോ. ഒരു വിഷയത്തെ നമുക്ക് അറിഞ്ഞാലേ ചിന്തിക്കാൻ പറ്റും. ചിന്തിക്കുന്നതുകൊണ്ട് വേറെ പ്രയോജനമാകാം, അറിഞ്ഞതിനപ്പുറമുള്ള പ്രയോജനങ്ങൾ വരാം, പക്ഷെ അറിയും. ഇവിടെ ആത്മതത്വത്തെ സംബന്ധിച്ചും അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മരണം, അറിയാതെ അല്ല. അവിടെ തന്റെ അനുഭവത്തിൽ അപൂർണതയുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇവിടെ ഋഷിയുടെ അനുഭവത്തിൽ അപൂർണതയില്ല, അത് പൂർണ്ണമാണ്. പിന്നെ അപൂർണത എവിടെ വന്നത്? അനുഭവത്തെ തന്നിലേക്ക് പകർന്നപ്പോൾ, അല്ലെങ്കിൽ ആ അനുഭവത്തെ താൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചപ്പോൾ അവിടെ അപൂർണത വന്നു. അല്ലെ, പാടുന്നവന്റെ അനുഭവം കേൾക്കുന്നവനുണ്ടാവണമെന്നില്ലല്ലോ, അതുണ്ടാവണമെന്നില്ല. യോഗ്യനാണെങ്കിൽ ഉണ്ടാകാം. അത് വാചസ്പതി മിശ്രൻ പറയും, സംഗീതത്തിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞു, അതിന്റെ രാഗലയങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരാള് ശരിയായ സംഗീതത്തെ ആസ്വദിച്ചാൽ അയാൾക്ക് ശരിയായ ആനന്ദം ഉണ്ടാകത്തുള്ളൂ. അതിൽ നിന്ന് ഏതൊരു ആനന്ദമാണോ ലഭിക്കേണ്ടത് ആ ആനന്ദം അയാൾക്കുണ്ടാകും. അതിനെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തതിന്റെ മുമ്പിൽ സരിഗമ പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും നിർത്തിയെങ്കിൽ വലിയ ആശ്വാസമായ എനിക്ക് സന്തോഷമായെന്ന് പറയും. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഋഷിയുടെ അനുഭവത്തെ പിന്തുടരുന്ന മാത്രമേ മനനം സാധ്യമാകൂ. മനനത്തെയാണ് യുക്തി എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? പ്രത്യക്ഷാദി വിരോധ, എന്റെ അനുഭവത്തിന് വിരോധമായതുകൊണ്ട് അയുക്തമാണ് എന്ന് പറഞ്ഞാൽ നിന്റെ അനുഭവത്തെ അല്ല വിചാരം ചെയ്യേണ്ടത്. നമ്മുടെ അനുഭവം, ഈ അനുഭവത്തെ വിചാരം ചെയ്തിട്ട് എന്ത് സാധിക്കാൻ? വിവേകത്തെ പിന്തുടർന്ന് വിചാരം ചെയ്താലേ പ്രയോജനം വരും. ഏതെങ്കിലും ഒരു നിമിത്തത്തിൽ നിന്ന് ആ വിവേകം ഉള്ളിലുണ്ടാകും. അത് ശ്രവണത്തിൽ നിന്നുണ്ടാകാം. പുണ്യവാന്മാരാണെങ്കിൽ മറ്റെന്തെങ്കിലും നിമിത്തത്തിൽ നിന്നുണ്ടാകാം. പിന്നെ ഉപനിഷത്തിലും മറ്റും പറയുന്നുണ്ട്, എന്താണ് ജനകന് ജ്ഞാനമുണ്ടായി. ഇതുവരെ യക്ഷൻ പറഞ്ഞപ്പോൾ, പക്ഷികൾ പറഞ്ഞപ്പോൾ ഒരാൾക്ക് ജ്ഞാനമുണ്ടായി. ഇങ്ങനെ പലതരത്തിൽ സംഭവിക്കാം. പക്ഷെ അതെല്ലാം ശ്രവണമാണ്. ഏതെങ്കിലും തരത്തിലാത്ത ശ്രവണം ഉണ്ടാകുന്നു. ആ ശ്രവണത്തിൽ നിന്നും ആ ശ്രവണത്തെ പിന്തുടർന്ന് മനനത്തിലൂടെ ആ അനുഭവത്തിന് വ്യക്തത വരണം എന്ന് പറയുമ്പോൾ, ഇന്ന് തന്റെ അനുഭവം ശ്രോതാവിന്റെ അനുഭവം ശരിയല്ല. നമ്മൾ പ്രത്യക്ഷം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ രണ്ട് പിരിവുണ്ട്. ഒന്ന് യഥാർത്ഥം, ഒന്ന് അയഥാർത്ഥം. ഇത് അയഥാർത്ഥമാണോ? അതുകൊണ്ട് അതിന് വാശി പിടിക്കരുത്. എന്റെ അനുഭവം അത് പ്രധാനം, അത് പറയും. ശരി, എന്റെ അനുഭവം, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്, ഇതെങ്ങനെ അസംബന്ധമാവും? അതിലും ഒരു യുക്തിയില്ലല്ലോ. നിങ്ങളുടെ അനുഭവം ശരി, എന്റെ അനുഭവം അസംബന്ധം എന്ന് എന്തുകൊണ്ട് പറയുന്നു? അതിനടുത്ത് വിശദീകരിക്കുന്നു, ഉപാധ്യാശ്രയ ജനിത വിശേഷ വിഷയത്വാ പ്രത്യക്ഷാദേഹി. എന്താണ് ഈ പ്രത്യക്ഷം എന്ന് പറയുന്നത്? എന്തിനാണ് നിങ്ങൾ പ്രത്യക്ഷമാക്കുന്നത്? എങ്ങനെയത് സംഭവിക്കുന്നു? അത് മനസ്സിലാക്കിയാലേ ഈ പ്രത്യക്ഷത്തിൽ നിങ്ങൾ ഇത്രയും മുറുകെ പിടിക്കാതിരിക്കും. ഇതാണ് വലുത് എന്ന് പറയാതിരിക്കും. എന്താണ് പ്രത്യക്ഷം? ഉപാധ്യാശ്രയജനിത, ഉപാധിരന്ധകരണം തദാശ്രയത്വന ജനിതോ വിശേഷസ്ഥിതാഭാസ. വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഉപാധി എന്ന് പറയുന്നത് ഈ മനസ്സ് തന്നെ. മനസ്സ് തന്നെയാണ് അന്ധകരണമെന്നോ മനസ്സെന്നോ ബുദ്ധിയെന്നോ എന്ത് വേണമെന്നും പറയും. അതാണ് ഉപാധി. അതിനെ ആശ്രയിച്ച് വന്ന എന്താണ് ഇവിടെ പറയുന്നത്? ചിതാഭാസം, ചിത്പ്രകാശം, പരമാത്മ സൂര്യന്റെ പ്രകാശം ചിതാഭാസം എന്ന് പറയുന്നു. അവിടെ തദ്ഗത ദുഃഖാദി വിഷയത്വം, അവിടെയുള്ള സുഖദുഃഖാദി. ഇനി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അതാണ്. പ്രത്യക്ഷത്തെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. പ്രത്യക്ഷം അത് വളരെ കേമമാണെന്ന് കരുതുന്ന ഒരുവൻ എന്താണ്, എങ്ങനെ ഈ പ്രത്യക്ഷാനുഭവം ഉണ്ടാകുന്നു പറയുന്നു. ആർക്കാണ് പ്രത്യക്ഷാനുഭവം ഉണ്ടാകുന്നത്? പ്രത്യക്ഷാനുഭവം ഉണ്ടാകുന്നത് ജീവന്. ആ ജീവനത്തിന് ഇവിടെ ചിതാഭാസൻ എന്ന് വേണമെങ്കിലും പറയാം. എന്ന് പറഞ്ഞാൽ ഭയക്കേണ്ട കാര്യമില്ല, അനുഭവിക്കുന്നവൻ എന്നർത്ഥം. ആരാണോ സ്വദുഃഖങ്ങളെ അനുഭവിക്കുന്നത് അതാരാ? ഞാൻ അത് അറിയാം, ഞാൻ തന്നെയാണ്, എന്നെ ഞാൻ അറിയുന്നുണ്ട്, ഞാനെന്നുള്ള അനുഭവത്തിലൂടെ എന്നെ ഞാൻ വിഷയമാക്കുന്നു. അപ്പൊ ഞാനെന്നുള്ള അനുഭവത്തിലൂടെ വിഷയമാക്കുന്ന ഈ ഞാൻ ഇതാരാണ് പറയുന്നത്? ഈ അന്ധകരണവും ഈ ചത് പ്രതിബിംബവും കൂടിച്ചേർന്നിരിക്കുന്ന ഒന്നാണ്. വേറെ തരത്തിൽ പറയാം, കാരണം പ്രതിബിംബം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നിഷേധിച്ചതാണ്, പിന്നെയും പ്രതിബിംബം എന്തിനു കൊണ്ടുവന്നു. ആ ചിത്തിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന, ചിത്താതാത്മ്യത്തിലിരിക്കുന്ന അന്ധകരണം, കാന്തവും ഇരുമ്പും പോലെ ഒന്നായിരിക്കുന്ന അന്ധകരണം വേർതിരിക്കാൻ വയ്യാത്ത, ഒരിക്കലും വേർതിരിക്കാൻ വയ്യ, സൃഷ്ടികർത്താവിന് പോലും വേർതിരിക്കാൻ വയ്യാത്തതാണ്. പാലിന് വെള്ളം കലർത്തിയ നമുക്ക് വേർതിരിക്കാം, പാലിനെ തിളപ്പിച്ചാൽ മതി വെള്ളം അങ്ങ് ആവിയായി പോവും, പക്ഷെ ഇത് സാധ്യമല്ല. ഈ ഹംസത്തിന്റെ മുമ്പ് കൊടുത്താൽ മതി, ഹംസത്തിനെ വേർതിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, ചിത്തും ഇതും തമ്മിൽ ഈ താതാത്മ്യം അതൊരിക്കലും വിടത്തില്ല, എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഏതുവരെ ഈ അനുഭവമുണ്ടോ, ഏതുവരെ ഈ പ്രത്യക്ഷാനുഭവമുണ്ടോ അതുവരെ എന്നാണ്. പ്രത്യക്ഷാനുഭവം ഇത്രയും വിശ്വാസം അർപ്പിക്കുമ്പോൾ ആ പ്രത്യക്ഷാനുഭവം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ചിജഡഗ്രന്ഥി അതുകൊണ്ട് അതിനാശ്രയിച്ചാൽ നിൽക്കുന്നത്. എന്നിട്ട് അത് ശുദ്ധമായ ഒന്നല്ല, ഒരു കലർപ്പാണ്. അത് ഈ അന്ധകരണം എന്ന് പറയുന്നത് ഈ ചിത്തിൽ തന്നെ ആവിർഭവിച്ചതാണ്, അല്ല ഇത് വേറെ ഒരിടത്തു നിന്നും വരാൻ വഴിയുണ്ട്. അതിൽ തന്നെ ആവിർഭവിക്കുന്നു, അതിൽ തന്നെ തിരോഭവിക്കുന്നു. അപ്പോൾ ഏതുപോലെ സമുദ്രത്തിൽ നുരയും പതിയും എല്ലാം ഉണ്ടാകുന്നു. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ സമുദ്രത്തിൽ നുരയും പതയും ഉണ്ടാകുന്നത് ഇവിടെ നിന്ന്, സമുദ്രത്തിൽ നിന്ന് തന്നെ. പിന്നെ അതെങ്ങോട്ട് പോകുന്നു, സമുദ്രത്തിലേക്ക് തന്നെ പോകുന്നു. പക്ഷെ അതിനൊരു സ്വഭാവമുണ്ട്, ആ സ്വഭാവത്തെ അത് ഉള്ളിടത്തോളം കാലം അതിനെ വിടാൻ പറ്റത്തില്ല. അത് നുരയും പതവും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ, ആ രൂപത്തിലും ആകാരത്തിലും നാമത്തോടുകൂടിയൊക്കെ ഇരിക്കുമ്പോൾ അതിന് ജലമയമായിരിക്കാനേ പറ്റും, ജലത്തെ വിട്ടിട്ടിരിക്കാൻ പറ്റില്ല. സമുദ്രം എന്ന് പറഞ്ഞാലും ജലം തന്നെ, നുരയും പതയും എന്ന് പറഞ്ഞാലും ജലം തന്നെ. അപ്പം അതിൻ്റെ ഒരു വിശേഷത അതാണ്, ജലമയമായി ഇരിക്കാൻ കഴിയും നുരയ്ക്ക് തിരയ്ക്ക്. അതുപോലെ ഈ അന്ധകരണവും ഈ ചിത് സമുദ്രത്തിലൊരു നുരയും പതയും, അതുകൊണ്ട് തന്നെ ഒരിക്കലും ചിന്മയമല്ലാതിരിക്കാൻ കഴിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരവസ്ഥ അതി വന്നു ചേർന്നു, അത് വാസ്തവത്തിൽ സംഭവിച്ചതല്ല, അജ്ഞാനം കൊണ്ട് സംഭവിച്ചതാണ്, മായ കൊണ്ട് സംഭവിച്ചതാണ് എന്നെല്ലാം പറയാം. എന്തായാലും അതങ്ങനെ ഇരിക്കുന്നു, അതൊരു മാറ്റത്തിൽ അനുഭവപ്പെടുന്നതാണ്. അതിൽ പറയുന്നത് നിസ്തരംഗ സമുദ്രം, തരംഗരഹിതമായ സമുദ്രം. പിന്നെ അതിൽ ക്ഷോഭമുണ്ടായി, അതിൽ നിരയും പതയൊക്കെ ഉണ്ടായി, ഇപ്പോൾ ഒരു മാറ്റം സംഭവിച്ചു. ആ മാറ്റത്തിൽ ആണ് ഇത് സംഭവിക്കുന്നത്, ഈ ചിജട തഥാന്ന് അവിടെ അനുഭവങ്ങളുണ്ടാകും. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം തുടങ്ങി നാനാ തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ ഈ മാലിന്യത്തിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അനുഭവങ്ങൾക്ക് ഹേതു തന്നെ മാലിന്യമാണ്. ശുദ്ധമായിരുന്ന, നിർവികാരമായിരുന്ന അതിൽ സംഭവിച്ച ഈ മാലിന്യം പരമാർത്ഥത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതും എന്നാൽ സംഭവിച്ചു എന്ന അനുഭവമുള്ളതുമാണ്. പരമാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല, പക്ഷെ അനുഭവത്തിൽ അതുണ്ട്. പരമാർത്ഥത്തിലില്ലാത്തത് എന്നാൽ അനുഭവത്തിൽ വരുന്നതിനാണല്ലോ ഭ്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ഭ്രാന്തിയാണ്, ഈ പ്രത്യക്ഷം ഈ ഭ്രാന്തിയാണോ നിങ്ങൾ ഇത്രയും ബലത്തിൽ പിടിക്കുന്നത്. അതുകൊണ്ട് ഈ ഭ്രാന്തി നിന്നുകൊണ്ടുള്ള ഈ അനുഭവങ്ങൾ ഇതിനെ യഥാർത്ഥമായ അനുഭവം ബാധിക്കും. അതവിടെ അതാണ് ഋഷി ഉപദേശിക്കുന്ന അനുഭവം, യഥാർത്ഥമായ അനുഭവം അതിതിനെ ബാധിക്കും. അതൊരു പ്രത്യക്ഷം യഥാർത്ഥമല്ല. ഉപാധി ആശ്ചര്യജനിത വിശേഷവിഷയത്വ, ഉപാധി ആശ്ചര്യജനിത വിശേഷമാണ് ഈ ഭ്രമാത്മകമായ അനുഭവം. അതിൻ്റെ വിഷയമാണ് ഈ കാണുന്നതല്ല. അതാണ് പ്രത്യക്ഷാദികൾ. പരമാർത്ഥമാണെങ്കിലോ? അപ്പം ചോദിക്കും, എന്താ തനിക്ക് മനസ്സുണ്ട്, കർണങ്ങളുണ്ട്, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, താൻ അനുഭവത്തിൽ നിൽക്കുന്നു, അനുഭവത്തിനുള്ള എല്ലാ കർണങ്ങളും തന്നിലുണ്ട്, തനിക്ക് അനുഭവമുണ്ട്. ഈ തൻ്റെ അനുഭവം എന്തുകൊണ്ട് പരമാർത്ഥമായിക്കൂടാ? അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ പരമാർത്ഥത്തെ എന്തുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല? എന്തായാലും തനിക്ക് അനുഭവമുണ്ട്. നിങ്ങളെന്താ പറയുന്നത്? അത് ഭ്രാന്തിയാണെന്നോ? അതെന്തുകൊണ്ട് ഭ്രാന്തിയാകണം? പരമാർത്ഥത്തെ എന്തുകൊണ്ട് ഇത് വിഷയമാക്കുന്നില്ല? അനുസമാനം പറയുന്നു, നദൃഷ്ടേഹി ദ്രഷ്ടാരം പശ്യ, പറയുന്നത് സാധ്യമല്ല. അതിനെക്കുറിച്ച് ഇനി വിശദീകരിക്കുന്നു. ദൃഷ്ടിയുടെ ദൃഷ്ടാവിനെ, കണ്ണിന്റെ കണ്ണിനെ കാണാൻ സാധ്യമല്ല. നിങ്ങളെ അനുഭവിക്കുന്നത് പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ അനുഭവിക്കുന്നത് പരമാർത്ഥത്തെ അല്ല. അതിനെ അവിഷയം എന്നേ അറിയാൻ കഴിയൂ. വിഷയമെന്നറിയാൻ കഴിയില്ല, വിഷയമായിട്ട് അറിയാൻ കഴിയത്തില്ല, വിഷയത്തിന് അറിയാൻ കഴിയത്തില്ല. അറിയാമെന്ന് അവിഷയമാണ്, അത് വിഷയമായിട്ടല്ല. അതുകൊണ്ട് ഈ നാനാത്വത്തെ, പ്രപഞ്ചത്തെ അറിയുന്നത് പോലെയുള്ള ഒരറിവ് പരമാർത്ഥത്തെ സംബന്ധിച്ച് ഉണ്ടാകും എന്ന് കരുതണ്ട. അതങ്ങനെ സംഭവിക്കത്തില്ല. പിന്നെ ദൃഷ്ടേഹി ദൃഷ്ടാരംഭസി വിജ്ഞാതാരം അരേക്കേന വിജാനീയ, ഇവിടെ പറയുന്നു ശ്രുതി പറയുന്നത് എൻ്റെ അനുഭവത്തിന് ദൃശ്യമായിരിക്കുന്ന ഈ വിഷയങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ഈ അനുഭവത്തിൻ്റെ സാക്ഷിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ അനുഭവങ്ങളെല്ലാം എവിടെയാണോ പ്രതിഫലിക്കുന്നത് അതാണ് നിന്റെ സ്വരൂപം, അതിന് ജനന മരണങ്ങളില്ല എന്നാ പറയുന്നത്. അതിന്റെ സാക്ഷാത്കാരം അതിനെ യോജിച്ച രീതിയിൽ യക്ഷാനുരൂപോ ബലി എന്ന് പറയും. യക്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം ബലി കൊടുക്കേണ്ടത്. മാംസം തിന്നുന്നവനാണെങ്കിൽ മാംസം കൊടുക്കണം, പാല് കുടിക്കുന്നവനാണെങ്കിൽ പാല് കൊടുക്കണം. അപ്പോൾ അപരോക്ഷ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാലും അങ്ങനെയാണ്, അപരോക്ഷത്തിനനുസരിച്ചുള്ള സാക്ഷാത്കാരമാണ്. അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. അത് ബാഹ്യവിഷയങ്ങളെ ദർശിക്കുന്നത് പോലെ ഉള്ള ഒരു ദർശനമല്ല. പറയുന്നു ഒരാൾ പറയുന്നു, ആ ഞാൻ നിന്നെ കാണുന്നത് പോലെ തന്നെ പരമാത്മാവിനെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശ്രോതാവ് ഗ്രഹിക്കുന്ന അർത്ഥമല്ല വക്താവ് ഉദ്ദേശിക്കുന്നത്. ഇന്ദ്രിയ അർത്ഥസന്നിവേശത്തിലൂടെ ഉണ്ടാകുന്ന ഈ പ്രത്യക്ഷാനുഭവം പോലും ഒരു അനുഭവമാണ് പരമാർത്ഥാനുഭവം എന്നല്ല ഉപേക്ഷിക്കുന്നത്. എങ്ങനെയാണോ നീ അല്ലെങ്കിൽ വിഷയം മുമ്പിലിരിക്കുകയും ആ വിഷയത്തെ സംബന്ധിച്ച് പ്രത്യക്ഷമായ ജ്ഞാനം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അതേ വിഷയത്തെ സംബന്ധിച്ച് സംശയാദി വിപരീതങ്ങളില്ലാതിരിക്കുന്നത് അതാണ്. സംശയാദി വിപരീതങ്ങളുടെ നിവാരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, എന്നെ കാണുന്ന പോലെ ദൈവത്തെ കാണുന്നു, എന്നെ കാണുന്ന എങ്ങനെ? ഇന്ദ്രിയാർത്ഥ സന്നിവേശത്തിലൂടെ. ഇന്ദ്രിയവും മനസ്സും എല്ലാം എന്നിൽ പ്രവർത്തിച്ച് എന്നെ കാണും. അതുപോലെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ദൈവത്തിൽ പ്രവർത്തിച്ച് ദൈവത്തെ കാണും, പ്രത്യക്ഷമാകുന്നു. ദൈവത്തിന്റെ കാലും തലയും മുഖമെല്ലാം കാണുന്നു. അങ്ങനെ ഇവിടെ പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ആ പ്രത്യക്ഷത്തിന് ബാധിക്കുന്ന ഒന്നും തന്നെയില്ല, സംശയാദികളൊന്നുമില്ല. അതുപോലെ ഇവിടെ ആ പരമാർത്ഥ ജ്ഞാനത്തെ ബാധിക്കുന്ന സംശയാദികളൊന്നുമില്ല. അതിനത് മറ്റു വിഷയങ്ങളെപ്പോലെ വിഷയമാകേണ്ട കാര്യമില്ല. അത് വിഷയമല്ല എന്നറിയുന്നതും അതിനുള്ള അജ്ഞാനത്തിന്റെ നിരാസമാണ്. അത് സത്താണെന്നറിയുന്നത് അസത്താണെന്നുള്ള ഭ്രാന്തിയുടെ നിരാസമാണ്. ചിത്തെന്നറിയുന്നത് ജഡമാണെന്നുള്ള ഭ്രാന്തിയുടെ നിരാസം. ആനന്ദമെന്നറിയുന്നത് ദുഃഖിയാണെന്നുള്ള അനുഭവത്തിന്റെ നിരാസമാണ്. അജ്ഞാനാദികളെ നിഷേധിച്ച് വസ്തുസ്ഥിതിയെ ബോധിപ്പിക്കുന്നു, അതാണ് ശ്രുതി. അങ്ങനെയുള്ള ശ്രുതി ഇതിനെ നിർദ്ദേശിക്കുന്നത് വിജ്ഞാതമായിട്ടാണ്, അല്ലാതെ വിഷയമായിട്ടല്ല. വിജാനിയ അതിനെ എന്തുകൊണ്ടറിയാൻ കഴിയും? നീ പറയുന്ന ഏത് പ്രത്യക്ഷം കൊണ്ടതിന് അറിയാൻ കഴിയുന്നത്? അത് വിഷയത്വനെ അറിയുന്നില്ല. എന്നാൽ അതിനെ സംബന്ധിച്ചുള്ള അറിവ് പൂർണ്ണവുമാണ്, രണ്ടും മനസ്സിലാക്കുന്നു. ആ പൂർണ്ണതയുടെ ഭാഗമാണ് അതിന് വിഷയത്വനെ അറിയുന്നില്ല എന്നറിയുന്നു. അതുകൂടി ചേർന്നിട്ടാണ് അത് പൂർണ്ണമാകുന്നു. അതുകൂടി ചേരുമ്പോഴാണ് അത് സംശയരഹിതമായി അറിയുന്നത്. ഈ കാണുന്ന സർവ്വതും വിഷയമായിട്ടറിയുന്നു. എങ്ങനെ ഒന്നിനെ മാത്രം വിഷയമല്ലാതെ അറിയാൻ കഴിയും? വിഷയമല്ലാന്നതിനെ എങ്ങനെ അറിയും? സംശയം വരും. അവിടെ പറയുന്നു അത് സ്വരൂപമായതുകൊണ്ട്, സ്വസ്വരൂപമായതുകൊണ്ട്. അത് അറിയപ്പെടുന്നവൻ്റെ, അറിയുന്നവൻ്റെ, അറിയപ്പെടുന്നതിൻ്റെ, അറിവിൻ്റെയും സ്വരൂപമായിരിക്കുന്നുണ്ട്. അത് വിഷയമല്ല. അപ്പോൾ ആ സംശയത്തെ അവിടെ പരിഹരിച്ചു. ഇങ്ങനെ അതിൽ വരാമെന്നുള്ള എല്ലാ മിഥ്യാരോപങ്ങളെയും നിഷേധിക്കുന്നതായ അറിവ്, പൂർണ്ണമായ അറിവ്. ആ അറിവ് പൂർണ്ണമാണ്, പക്ഷെ അറിവിന് അത് വിഷയമാകണമെന്നില്ല. എന്തുകൊണ്ട്? അവിഷയത്വമാണ് അറിവിന്റെ പൂർണ്ണത കൊടുക്കുന്നത്. അവിജ്ഞാതം വിജ്ഞാതൃ, വിജ്ഞാതാവ് എങ്ങനെ വിജ്ഞാനത്തിന് വിഷയമാകും? അത് അവിജ്ഞാതാവായിരിക്കുന്നു. വിജ്ഞാതാവ് ഒരിക്കലും വിജ്ഞാനത്തിന് വിഷയമാകുന്നില്ല, അതിന്റെ ആവശ്യം വരുന്നില്ല എന്നാണ്. സ്വരൂപത്തിന് അങ്ങനെ മാറ്റം സംഭവിക്കുന്നു. വിജ്ഞാതാവിന്റെ സ്വരൂപം തന്നെ എന്താണത്? അവിജ്ഞാതാവ് എന്ന് വെച്ചാൽ മറ്റൊരു വിജ്ഞാനത്തിന് അത് വിഷയമാകാതിരിക്കുക എന്നുള്ളതാണ്, അതിന്റെ ആവശ്യം വരുന്നത്. പ്രകാശത്തിന് മറ്റൊരു ജഡപ്രകാശം കൊണ്ട് കാണേണ്ട ആവശ്യം വരില്ല. അപ്പൊ നിങ്ങൾ പറയണല്ല, എല്ലാത്തിനെയും പ്രകാശം കൊണ്ട് കാണുന്നുണ്ട്, ഒരു യുക്തിയാണ്, സാമാന്യ യുക്തി ശരിയാണെന്ന് തോന്നുന്നു. ഈ ലോകത്തുള്ള സർവവസ്തുക്കളെയും പ്രകാശം കൊണ്ട് കാണുന്നത് കൊണ്ട് പ്രകാശത്തെ കാണുന്നതിന് മറ്റൊരു പ്രകാശം കൂടിയേ തീരൂ, ഒരു ജഡപ്രകാശം. അതൊരു വാശി മാത്രമാണ്, പറയുന്നത് സാമാന്യ നിയമമാണ്. എന്താണോ, ഈ ലോകത്തുള്ള സർവവസ്തുക്കളെയും കണ്ണുകൊണ്ട് കാണുന്നതിന് ഒരു പ്രകാശം കൂടിയേ തീരൂ. അതുകൊണ്ട് പ്രകാശത്തെയും ഞാൻ കാണുന്നുണ്ട്, അതിനും അതുപോലെ മറ്റൊരു ജഡപ്രകാശം വേണമെന്ന് പറഞ്ഞാൽ അനുഭവവിരുദ്ധമായ കാര്യമാണ്. അവസാന ഭാഗത്ത് വരുമ്പോൾ ആ യുക്തി ആ പ്രകാശം തന്നെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? പ്രകാശം മറ്റൊന്നിനെ ആശ്രയിക്കുന്നുണ്ട്, അത് സ്വാനുഭവമാണ്. എന്താ അതങ്ങനെ? അത് പ്രകാശമായതുകൊണ്ട്. അതെന്താ അങ്ങനെ പറയുന്നത്? അതാണ് പ്രകാശത്തിന്റെ സ്വരൂപം എന്ന് പറയും. അപ്പൊ വിജ്ഞാനത്തിന്റെ സ്വരൂപമാണ് അത്, അവിജ്ഞാതമായിരിക്കുക. മറ്റൊരു വിജ്ഞാനം കൊണ്ട് അതിന് അതിന്റെ ആവശ്യം വരുന്നില്ല. പ്രകാശത്തിന് മറ്റൊരു പ്രകാശം വേണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമുണ്ട്? മറ്റൊരു ജഡപ്രകാശത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. അതതിന്റെ സ്വഭാവമാണെന്നോ സ്വരൂപമാണെന്നോ അല്ലാതെ മറ്റെന്ത് പറയാനോ? എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസ്തു സ്വഭാവം. അതുപോലെ വിജ്ഞാതാവിന്റെ സ്വഭാവമാണ് അത് അവിജ്ഞാതമായിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിന്റെ ഈ പ്രത്യക്ഷത്തിൽ നേരത്തെ ചോദിച്ചെന്താണ്? ആ പരമാർത്ഥം വെളിപ്പെടുന്നില്ല. ആ പരമാർത്ഥമായതെല്ലാം വെളിപ്പെടുന്നുണ്ട്. അതിനെയാണ് നീ അനുഭവം എന്ന് പറയുന്നത്. ഇത്യാദി ശ്രുതിഭ്യ, ഇങ്ങനെ ധാരാളം ശ്രുതികളുണ്ട് ഇതിൽ നിന്നെല്ലാം. ഇന്ന് ആത്മവിഷയം വിജ്ഞാനം. ഈ വിജ്ഞാനം നിന്റെ അറിവ് പ്രത്യക്ഷാനുഭവം ആത്മാവിനെ വിഷയമാക്കുന്നില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആത്മാവിന് നിന്റെ വിജ്ഞാനത്തിൻ്റെ സഹായമില്ല, ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ്. കിം തർഹി, പിന്നെന്താണ്? ബുദ്ധ്യാദി ഉപാധി ആത്മപ്രതിച്ഛായാവിഷയമേവ സുഖിതോഹം ദുഃഖിതോഹം ഇത്യവുമാതി പ്രത്യക്ഷ വിജ്ഞാനം. ബാഹ്യമായ പ്രത്യക്ഷം അത് പോട്ടെ, ചർച്ചയ്ക്ക് വരുന്നത് താനാണ്, തന്നെ കുറിച്ചാണ്. എന്റെ അനുഭവം ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എന്നാണ്. ഈ അനുഭവത്തെക്കാളും പ്രബലമായൊരു അനുഭവം വരണം ഇതിനെ നിഷേധിക്കാൻ. അതെങ്ങനെ ഉണ്ടാകും? ഞാൻ നേരിട്ട് അനുഭവിക്കുന്നതല്ലേ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ നേരിട്ട് അനുഭവിക്കും. അതിന് സമാനം പറയുന്നു, നേരിട്ട് അനുഭവിക്കുന്നത് ശരിയാണ്, അതിനെ പ്രത്യക്ഷം എന്ന് പറയാം. പക്ഷെ ഈ അനുഭവം ഭ്രാന്തിയാണ്. ബുദ്ധ്യാദിഉപാധി, ബുദ്ധി തുടങ്ങിയ ഉപാധികൾ ആത്മപ്രതിച്ഛായ വിഷയമേ, അതിൽ വരുന്ന ആത്മപ്രതിച്ഛായ നേരത്തെ പറഞ്ഞു ചൈതന്യാഭാസം, അതിലാണ് ഈ അനുഭവങ്ങളെല്ലാം നടക്കുന്നത്. ഞാൻ സുഖിയാണ് ദുഃഖിയാണ്, ഈ അനുഭവങ്ങളെല്ലാം അന്ധകരണത്തിന്റെ തലത്തിലാണ്, സ്വരൂപതലത്തിലല്ല, അല്ലെങ്കിൽ ആത്മാവിന്റെ തലത്തിലല്ല. ആത്മതലത്തിൽ നിന്നും വളരെ താഴെയാണ് അന്ധകരണത്തിന്റെ തലം. ആത്മതലം സർവാധിപർത്തിയായിരിക്കുന്നു, നിസ്സംഗമായി സ്വയം ജ്യോതിസായത് പ്രകാശിക്കുന്നു. അതിൻ്റെ താഴ്ന്ന തലങ്ങളിലാണ് ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ബുദ്ധിയുടെ എല്ലാം തന്നെ. അതിലെ അന്ധകരണത്തിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ നിലയിലാണ് ഈ അനുഭവം. സുഖി അഹം, സുഖി അഹം ദുഃഖി, പ്രത്യക്ഷ വിജ്ഞാനം. ഇത് പരമാർത്ഥ നിലയിലല്ലാത്തതുകൊണ്ട് ഇത് സത്യമല്ല, ഇത് ഭ്രാന്തിയാണ്. പരമാർത്ഥമല്ലാത്തത് ഭ്രാന്തിയാണ്. അനുഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് സത്യമാണെങ്കിലും മരുമരീചികയും രജിസർപ്പും എല്ലാം സത്യം എന്ന് പറയേണ്ടി വരും. അവിടെ നിന്നും ആ യുക്തിയെ നീ അംഗീകരിക്കുന്നില്ല. എന്താണ് അനുഭവിക്കുന്നത് കൊണ്ട് സത്യമാണെന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയും പറയാൻ കഴിയത്തില്ല. ഈ അനുഭവം ഇങ്ങനെ ഇരിക്കട്ടെ, പരമാർത്ഥം എന്താണ്? ഇപ്പൊ സുഖദുഃഖാദികൾ ആർക്കാണ് പറയുന്നു? അത് ജീവനാണ്. അതൊന്ന് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, സുഖദുഃഖാദി അനുഭവമുണ്ട്, അത് പ്രത്യക്ഷമാണ്, പക്ഷെ അതെല്ലാം ജീവനാണ്, ജീവചൈതന്യത്തിനാണ്. പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇവിടെ പറയുന്ന ആരെക്കുറിച്ചാണ്? ജീവസാക്ഷിയെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ ഏതെന്നിലാണോ ഈ സുഖദുഃഖാദി അനുഭവങ്ങൾ പരസ്പര വിരുദ്ധങ്ങളായി മാറി മാറി വരുന്ന അനുഭവങ്ങൾ, ഏതൊരനുഭവത്തിലാണോ നിൽക്കുന്നത്, ഇതിനാധാരമായ ഒരു അനുഭവമുണ്ട്. അത് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഭ്രാന്തിയല്ല, ഇത് ഭ്രാന്തിയാണ്. ഇവിടെ പറയുന്നുണ്ട് ദുഃഖിയേതി ഭവേദാത്മാ കസാക്ഷി ദുഃഖിനോ ഭവേ. സുഖദുഃഖാദി അനുഭവങ്ങൾ ജീവനാണെന്ന് പറയും. ജീവൻ ആരാണ്? ജീവൻ നീ തന്നെ ജീവൻ. അപ്പൊ സുഖദുഃഖാദി അനുഭവങ്ങൾ എനിക്കാണ്, അവിടെ തർക്കമില്ല. എന്റെ അനുഭവമാണ് ഞാൻ സുഖിയാണ് ദുഃഖിയാണ്. അപ്പോൾ ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നുള്ള ഈ അനുഭവത്തിൽ, ഈ അനുഭവത്തോടുകൂടി ഇരിക്കുന്ന ഈ ഞാൻ, അല്ലെങ്കിൽ ഈ അനുഭവത്തിലൂടെ തിരിച്ചറിയുന്ന ഈ ഞാനല്ലാതെ വേറാരാ ഇവിടെ ഉള്ളത്? ആരായി സാക്ഷി? അങ്ങനെ ഒന്നില്ല. ഈ അനുഭവിക്കുന്നവനല്ലാതെ മറ്റൊരുവനില്ല ഇവിടെ. അതിനെ നിഷേധിക്കണം. അതല്ല, ഭിത്തി കൂടാതെ ചിത്രം എഴുതാൻ സാധ്യമല്ല. ചിത്രം എഴുതണമെങ്കിൽ ഭിത്തി വേണം. അതങ്ങനെ വളരെ സ്വച്ഛമായ ഒരു ഭിത്തി വേണം. എന്നുവെച്ചാൽ എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കത്തക്ക ശേഷിയുള്ള ഒരു ഭിത്തി വേണം. അവിടെ നാനാ വർണ്ണങ്ങൾ കൂടി ചേരുമ്പോഴാണ് ചിത്രമാകുന്നത്. അത് പരസ്പര വിരുദ്ധമായത്. വെളുപ്പുണ്ട്, കറുപ്പുണ്ട്, ചുവപ്പുണ്ട്, നീലയുണ്ട്, പച്ചയുണ്ട്, നാനാ രൂപാന്തരങ്ങളെ പ്രാപിക്കുന്ന നാനാ വർണ്ണങ്ങൾ വരണം. ഇവിടെ നമ്മുടെ അനുഭവം എന്താണ്? ഭിത്തിയല്ല, കേവലം ചിത്രമാണ് അനുഭവം. അതെങ്ങനെ നാനാവർണ്ണങ്ങളിൽ പരസ്പര വിരുദ്ധമായി? ഉദാഹരണം പറഞ്ഞു, ഈ നിമിഷം അനുഭവിക്കുന്ന സുഖി, ഇതിന് നേരെ വിരുദ്ധമായ അനുഭവമാണ് അടുത്ത് വരുന്നത്. ദുഃഖി, ഇതാരെ കുറിച്ചാണ് പറയുന്നത്? ഞാൻ സുഖിയാണ്. നേരെ വിരുദ്ധമായി അടുത്ത നിമിഷം പറയുന്നു, ഞാൻ ദുഃഖിയാണ്. എന്താ ഈ സുഖിയായ ഞാനാണോ ദുഃഖിയായിരിക്കുന്നു? ഒരിക്കലുമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ സുഖിയായിരിക്കുമ്പോൾ തന്നെ ദുഃഖിയായിരിക്കണം. അത് കഴിയുന്നില്ല. ഞാനിപ്പോൾ സുഖിയായിരിക്കുന്നു, അടുത്ത ക്ഷണം ദുഃഖിയാകുന്നു, വീണ്ടും സുഖിയാകുന്നു, പ്രതിക്ഷണം ഇത് മാറുന്നു. ചിലപ്പോൾ ആ അനുഭവത്തിന് കുറച്ച് സ്ഥായിത്വം വന്നേക്കാം, എന്നാലത് മാറുന്നു. എനിക്ക് ഒരേ ക്ഷണത്തിൽ സുഖിയായും ദുഃഖിയായിരിക്കാനും പറ്റുന്നില്ല. കാരണം ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, പരസ്പര വിരുദ്ധമായ വർണ്ണങ്ങളാണ്. പരസ്പര വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഒന്നല്ല. ഒന്നിനും പരസ്പര വിരുദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല. അഹം സുഖി എന്നുള്ള അനുഭവം, അഹം ദുഃഖി എന്നുള്ള അനുഭവം തുടർന്ന് വരുന്ന ഈ അനുഭവ പരമ്പര, ഇത് ഒന്നല്ല, പലതാണ്. പക്ഷെ ഇത് പരസ്പര വിരുദ്ധമാണെങ്കിലും തന്റെ അനുഭവം എന്താണ്? ഇതെല്ലാം തന്നെ അനുഭവപ്പെടുന്നതാണ്. സുഖിയാണെന്നും ദുഃഖിയാണെന്നുള്ള അനുഭവം തന്നിൽ അനുഭവപ്പെടുന്നതാണ്. ഇത് ഓരോന്നും പരസ്പര വിരുദ്ധമായിരിക്കണമെങ്കിൽ, സുഖാനുഭവം വേറെ, ദുഃഖാനുഭവം വേറെ, ഇത് ഒന്നാണെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. സുഖാനുഭവമാണ് ദുഃഖാനുഭവം, ആർക്കെങ്കിലും പറയാൻ കഴിയും? സുഖാനുഭവമാണ് ദുഃഖാനുഭവമെങ്കിൽ പിന്നെ ദുഃഖത്തെ ഒഴിവാക്കാനും സുഖത്തെ നേടാനും ശ്രമിക്കത്തില്ല. അപ്പം അനുഭവത്തിൽ നിന്ന് നിർണ്ണയിക്കുക, ഇത് പരസ്പര വിരുദ്ധമാണ്, അതുകൊണ്ട് ഇത് വേറെ വേറെയാണ്. പക്ഷേ ഈ അനുഭവങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? ഇതെല്ലാം തന്നിലാണ്. ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. അപ്പോൾ ഈ സുഖ ദുഃഖാനുഭവങ്ങളുടെ, ഈ വിഭിന്ന വർണ്ണങ്ങളുടെ ഈ പരമ്പര ഏതൊരു പ്രതലത്തിലാണോ ഉള്ളത്, എവിടെയാണോ ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാനാവർണ്ണങ്ങൾ, അങ്ങനെ ഒന്നുണ്ടോ? ഉള്ളതുകൊണ്ടാണെന്ന് പറയുന്നത്. എന്നിൽ ഞാൻ അനുഭവിക്കുന്നു, ഞാനിപ്പോൾ സുഖിയായിരിക്കുന്നു, അങ്ങനെയല്ലേ? മുമ്പിലിരിക്കുന്ന ആ പ്രതലത്തിൽ ഒരു ചിത്രം വരുന്നു പോകുന്നു, വേറൊരു ചിത്രം വരുന്നു പോകുന്നു. ഈ ചിത്രമെല്ലാം ഒന്നാണോ? അല്ല. ചിത്രങ്ങൾ പരസ്പര വിരുദ്ധമായതുണ്ട്. ഒരിക്കൽ പുരുഷൻ വരുന്നു, പിന്നെ സ്ത്രീ വരുന്നു. ചിത്രങ്ങൾ പരസ്പര വിരുദ്ധമായതുകൊണ്ട് തന്നെ അതൊന്നല്ല. പക്ഷേ ഇതെല്ലാം എവിടെ? ഒരേ ഒരു പ്രതലത്തിൽ. അതുപോലെ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു, അനുഭവങ്ങളെക്കുറിച്ച് തന്നിൽ നടക്കുന്നു. അപ്പൊ താനാരാ തന്നിൽ നടക്കുന്നു എന്ന് പറയാം. കാരണം ഇതെല്ലാം സുഖദുഃഖങ്ങളെല്ലാം ബോധത്തിന് വിഷയമായിട്ടാണ് നിൽക്കുന്നത്. അവരെയും ചിത്തത്തിന്റെ പരിണാമവും ബോധത്തിന്റെ വിഷയവുമാണെന്ന് പറയും. ബോധത്തിന്റെ വിഷയവുമായി ചിത്തം പരിണമിക്കുന്നതാണ്. മുമ്പ് പറഞ്ഞല്ലോ ചിത്തത്തിന്റെ സ്വഭാവമാണ് അതെപ്പോഴും ചൈതന്യവത്തായിട്ടേ ഇരിക്കും. ചൈതന്യത്തെ വിട്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ ചിത്തം സദാ ചിന്മയമായിരിക്കുമ്പോൾ അതിന് മാറ്റം സംഭവിക്കും, പരിണാമങ്ങൾ സംഭവിക്കും. ആ പരിണാമങ്ങളാണ് ഒരിക്കലത് സുഖമായി പരിണമിക്കും, വേറൊരിക്കൽ നേരെ വിരുദ്ധമായ ദുഃഖമായി പരിണമിക്കും. ഒന്ന് തന്നെ അതിനെ സ്വാധീനിക്കുന്ന മറ്റ് പല നിമിത്തങ്ങളെയും അനുസരിച്ച് അത് പരിണമിക്കും. ഈ പരിണാമം എവിടെ സംഭവിക്കും? ചിത്തം സ്വയം പരിണമിക്കുന്നു. ഈ പരിണാമങ്ങൾ എവിടെ സംഭവിക്കുന്നു? ചിത്തിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ബോധത്തിൽ സംഭവിക്കുന്നു. അപ്പൊ സുഖദുഃഖാനുഭവങ്ങൾ നിരന്തരം ഈ ബോധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശുദ്ധമായ പ്രതലത്തിൽ വർണ്ണങ്ങൾ മാറുന്നതുപോലെ ഏതൊരു സ്ഥലത്താണോ ഇതെല്ലാം സംഭവിക്കുന്നത് ആ സ്ഥലം അന്യമല്ല. കാരണം അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ സുഖിയാണ് ചോദിക്കുന്നു. നീ സുഖിയാണെങ്കിൽ ആ സുഖം ഇവിടെ എന്നിലാണ് സുഖം. അടുത്തപോലെ ഞാൻ ദുഃഖിയാണ്, ആ ദുഃഖം ഇവിടെ എന്നിലാണ് എന്ന് പറയുന്നു. ഇവിടെ ബോധമല്ലാതെ ഞാനെന്ന് പറയാൻ പറ്റുന്നു. ചിത്തല്ലാതെ ഞാനെന്ന് പറയാൻ വേറെ ഒന്നുമില്ല. ഞാനെന്ന് വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഞാനെന്ന് സ്വയം വെളിപ്പെടുന്നത് ചിത്തമാണ്. ചിത്താണ്, ചിത്ത് വരെ ചിത്തം വരെ. ചിത്തം എന്ന് പറഞ്ഞാൽ അന്തക്കരണം, ചിത്തം എന്ന് പറഞ്ഞാൽ അറിവ്. അതാണ് സ്വയം വെളിപ്പെടുന്നത്. ഈ സുഖദുഃഖ അനുഭവത്തിൽ ഇതിങ്ങനെ ഒരു പരമ്പരയായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചിത്തിൽ വെളിപ്പെടുന്നു എന്ന് പറയാം. മാത്രമല്ല ഈ സുഖദുഃഖ അനുഭവങ്ങളിലൂടെ ഈ ചിത്ത് സ്വയം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടല്ലേ പറയുന്നത് എന്നിലാണ് ഈ സുഖദുഃഖാനുഭവങ്ങൾ, കാമക്രോധങ്ങൾ, രാഗദ്വേഷങ്ങൾ സർവവും തന്നിലാണ്. അങ്ങനെ ഈ അനുഭവങ്ങളിലെല്ലാം ഏതൊന്നാണോ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് താൻ ആ ബോധം, അല്ലെങ്കിൽ ഈ അനുഭവങ്ങളെല്ലാം ഏതൊന്നാണോ വെളിപ്പെടുത്തുന്നത്, രണ്ടു തരത്തിലും പറയാം. എന്തുകൊണ്ട്? അത് സ്വയം പ്രകാശിക്കുന്നതും മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നതുമാണ്, വിളക്കിനെ പോലെ. അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, ഇരുട്ടിനെ നശിപ്പിച്ച് വസ്തുവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അതിനെയാണ് ഇവിടെ സാക്ഷി എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നിനെ അംഗീകരിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ ഈ സുഖദുഃഖ അനുഭവങ്ങൾ എന്നിൽ എന്ന് നമുക്ക് ഒരനുഭവം ഇല്ലാതെ പോകും. ഇത് എന്ന് തുടങ്ങിയ അനുഭവം അനുസ്യൂതമായി ജാഗ്രത സ്വപ്നങ്ങളിൽ അനാദിയായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖദുഃഖങ്ങളുടെ അനുഭവം ഇത് വേറെ എവിടെ ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? എന്റെ സുഖം എന്റെ ദുഃഖം നിന്നിലിരിക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്റെ സുഖം എന്റെ ദുഃഖം എന്നിലാണ് വെളിപ്പെടുന്നത്. ഞാനായിരിക്കുന്ന ഈ ബോധത്തിലാണ് വെളിപ്പെടുന്നത്. ആ വെളിപ്പെടുന്ന ഇത് അത് സാക്ഷി. പിന്നെ സുഖിയും ദുഃഖിയുമായിരിക്കുന്നതോ അത് മാറിക്കൊണ്ടിരിക്കും. അത് ഏകമല്ല. കാരണം ഈ നിമിഷം ഞാൻ സുഖിയായിരിക്കുമ്പോൾ അടുത്ത നിമിഷം ഇതിന് നേരെ വിരുദ്ധമായി ദുഃഖിയായി മാറും. പരസ്പര വിരുദ്ധവും പരിണാമവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് അത് ജീവനാണ്, ജീവന്റെ സ്വഭാവമാണ്. ചില വസ്തുക്കൾ അങ്ങനെയാണ്, മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, പരിണമിച്ചുകൊണ്ടേയിരിക്കും. ചില വസ്തുക്കൾ അങ്ങനെയല്ല, നിശ്ചലമായിരിക്കും. ജലം സദാ ജലമായി തന്നെ ഇരിക്കുന്നു. പക്ഷെ നുര, പദ, തരംഗം, തിര എല്ലാം പരിണമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് വാസ്തവത്തിൽ ജലം തന്നെയാണ്, പക്ഷെ രണ്ട് ഭാവങ്ങൾ. ജലം എന്നുള്ള നിലയ്ക്ക് അത് നിശ്ചലമാണ്, പക്ഷെ നുര, പദകൾ എന്നുള്ള നിലയ്ക്ക് അത് പരിണമിക്കുന്നതാണ്. എന്താ ജലത്തിന്റെ സ്വരൂപത്തിൽ വല്ല മാറ്റവും വരുന്നു? നുരയോ പദയോ ഒക്കെ ആകുമ്പോൾ വരുന്നില്ലല്ലോ. അതുകൊണ്ട് സാക്ഷി ഈ ചിത്രങ്ങളെല്ലാം എഴുതുന്നതിനുള്ള ഒരു ഭിത്തിയെപ്പോലെ നിൽക്കുന്നു. അതിൻ്റെ മുന്നിൽ ഈ ചിതാഭാസൻ അല്ലെങ്കിൽ ജീവൻ സുഖിയായും ദുഃഖിയായും പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദുഃഖി യതി ഭവേദാത്മാ. ആ സാക്ഷി ഒരിക്കലും ദുഃഖിയാകുന്നില്ല. ഞാൻ സുഖിയും ദുഃഖിയാകുന്നു എന്ന് പറയുമ്പോൾ ആ ജീവനാണ് സുഖിയും ദുഃഖിയുമായിരിക്കുന്നത്. സാക്ഷി ദുഃഖിനോ ഭവേ. അല്ല, ഒരാൾ പറയുകയാണ് അങ്ങനെ ഒരു ഭേദമേ ഇല്ല, സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നത് ഞാൻ തന്നെ, ആ ഞാൻ തന്നെയാണ് സാക്ഷി എന്ന് പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഭിത്തിയില്ലാതെ ചിത്രം വരയ്ക്കുന്നു എന്നാണ്. അസാധ്യമാകും. എന്നാണ് ഇത് സാധ്യം? എന്തുകൊണ്ട്? നിങ്ങളുടെ ചിത്രം മാറിക്കൊണ്ടേയിരിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രമൊന്നും നിങ്ങൾക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ യുക്തിക്ക് നിരക്കാത്ത കാര്യം പറയാൻ പാടില്ല. ചിത്രം മാറുന്നുണ്ടെങ്കിൽ മാറാത്തവരെ ഭീതി ആശ്രയിച്ചേ അത് സംഭവിക്കത്തുള്ളൂ. അതുപോലെ സുഖദുഃഖാനുഭവങ്ങൾ മാറുന്നു എന്ന് മാത്രമല്ല, പരസ്പര വിരുദ്ധമായി വിളിക്കുന്നു. സുഖമാണോ ദുഃഖം? എത്രയോ അത് വിരുദ്ധമായിരിക്കും. നേരിട്ടും വെളിച്ചവും പോലെ തന്നെ. അങ്ങനെ ഇവ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ മാറ്റത്തിന് ആധാരമായൊരു പ്രതലം, ഒരു ബോധം അതുണ്ടായി തീരും. ശരി, അങ്ങനെ ഒന്നില്ലെങ്കിലോ ഈ മാറ്റത്തെ തനിക്കറിയാൻ കഴിയത്തില്ല. ഭിത്തിയില്ലാതെ ചിത്രം വരയ്ക്കാനും ഒക്കത്തില്ല, ചിത്രത്തെ കാണാനും ഒക്കത്തില്ല. ഞാനിപ്പോൾ സുഖിയായിരിക്കുന്നു. സുഖിയായിരിക്കുന്ന ഞാൻ തന്നെ ഇതിനെ ഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ. ശരി, സുഖിയായിരിക്കുന്ന ഇതിനപ്പുറം വേറൊരാളില്ല. സുഖിയായിരിക്കുന്ന ഞാൻ തന്നെ സുഖിയായിരിക്കുന്നു. ആ ഞാൻ തന്നെ സുഖത്തെ ഗ്രഹിക്കുന്നു. പക്ഷെ അടുത്ത് വരാൻ പോകുന്നത് ഈ ഞാനല്ല. അടുത്ത് വരാൻ പോകുന്നത് ഇത് തന്നെയാണെങ്കിൽ ശരി, നേരെ ഇതിന് വിരുദ്ധമായ ദുഃഖിയാണ് വരുന്നത്. അവിടെയും പറയുന്നു, ഞാൻ നേരത്തെ എങ്ങനെയാണോ സുഖിയായിരുന്നത് അതിന് നേരെ വിരുദ്ധമായ ദുഃഖിയായിരിക്കുന്നു, അല്ലെങ്കിൽ നേരെ വിരുദ്ധമായ സുഖിയായിരിക്കുന്നു. അപ്പോൾ ഇതിനെ ബന്ധിപ്പിച്ചേ പറ്റൂ. ബന്ധിക്കാതെ ഈ രണ്ടനുഭവങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഒന്നുണ്ടായാലേ പറ്റൂ. അതാണ് സാക്ഷി. അപ്പൊ സുഖദുഃഖാദികളെ, സുഖിയെയും ദുഃഖിയെയും ഗ്രഹിക്കാൻ, എന്നുവെച്ചാൽ അതിനെ പ്രകാശിപ്പിക്കാൻ, അതിൻ്റെ പിന്നിൽ ഒരു സാക്ഷി ഉണ്ടായാലേ പറ്റൂ. അതാണ് പറയുന്നത്, ദുഃഖി യതി ഭവേദാത്മാ. ആ ദുഃഖിയായിരിക്കുന്ന ജീവൻ തന്നെയാണ് ആത്മാവ്, അല്ലെങ്കിൽ ഈ സാക്ഷിയാണ് ദുഃഖി. ഇങ്ങനെ രണ്ട് രീതി പറഞ്ഞാലും ശരി, സാക്ഷി ദുഃഖിനോ? ഈ ദുഃഖിക്ക് പിന്നെ എവിടെ സാക്ഷി? ഈ ദുഃഖി എവിടെ നിൽക്കും? ഈ ചിത്രങ്ങൾ എവിടെ നിൽക്കും? സാധ്യമല്ല. ദുഃഖിന സാക്ഷിതായുക്ത സാക്ഷിണോ ദുഃഖിതാത്ത. അതുകൊണ്ട് ഇവിടെ വ്യക്തമായൊരു വേർതിരിവുണ്ട്. ഈ ദുഃഖിയായിരിക്കുന്നു ഒരിക്കലും സാക്ഷിയാകുന്നില്ല. അവൻ സാക്ഷിയായി കഴിഞ്ഞാൽ അവൻ ദുഃഖിയല്ല, സുഖിയല്ല. അവൻ അങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഒരിക്കലും ആ വർണ്ണങ്ങൾക്കൊരിക്കലും പ്രതലമാകാൻ കഴിയത്തില്ല. അതൊരിക്കലും സംഭവിക്കത്തില്ല. അതിനവിടെ വരാൻ മാറിപ്പോവാം. അതാണ് അതിൻ്റെ യുക്തി. ദുഃഖിന സാക്ഷിതായുക്ത. ദുഃഖി ഒരിക്കലും സാക്ഷിയാകുന്നില്ല. ദുഃഖിയെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാകുന്നില്ല എന്നർത്ഥം. ദുഃഖിയെ വെളിപ്പെടുത്തുന്ന ഒരു ചൈതന്യം ഉണ്ട്, അതിലാണ് ആ ദുഃഖി നിൽക്കുന്നത്. മറിച്ച് സാക്ഷിണോ ദുഃഖിതാത്തത, അതുപോലെ തന്നെ ആ ദുഃഖത്തെ പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യം അതല്ല ദുഃഖി, അതതിനു മുമ്പിലാണ്. ദുഃഖി ആ പ്രകാശത്തിന് വിഷയമായിരിക്കുന്നു. അപ്പോ ഇത് തമ്മിലുള്ള ബന്ധം, സാക്ഷിയും ഈ ജീവനും തമ്മിലുള്ള ബന്ധം, സാക്ഷിയും ഈ ചിതാഭാസനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ സാക്ഷിയും ഈ സുഖിയും ദുഃഖിയുമായിരിക്കുന്നവന് തമ്മിലുള്ള ബന്ധം അതെന്താ? എന്താ ഭിത്തിയും വർണ്ണവുമായിട്ടുള്ള ബന്ധം? അതുപോലെ അതിനാധാരമായിരിക്കുന്നു എന്ന് നമ്മൾ പറയും. അതിനാശ്രയിച്ച് മാത്രമേ ആ വർണ്ണത്തിന് നിലനിൽക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ സാക്ഷി ഇതിനാധാരമായിരിക്കുന്നു, അവിടെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സുഖിയും ദുഃഖിയുമായി ജീവൻ ഇങ്ങനെ സാക്ഷിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് സാക്ഷി സ്വയം അങ്ങനെ മാറുന്നില്ല? അത് മാറുന്നില്ല, കാരണം ഈ സാക്ഷിയും സുഖദുഃഖാദികളെ സാക്ഷ്യം എന്ന് പറയും, സുഖി ദുഃഖി, അല്ലെങ്കിൽ സാക്ഷ്യഭാസ്യം എന്ന് പറയും, അത് പ്രകാശിപ്പിക്കുന്ന, അത് പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതിനതാകാൻ പറ്റത്തില്ല. വെളിച്ചം പ്രകാശിപ്പിക്കുന്ന പാത്രം വെളിച്ചമാകാൻ പറ്റുമെന്ന് പറ്റത്തില്ല. രണ്ട് വിരുദ്ധ സ്വഭാവമാണ്, പരസ്പര വിരുദ്ധ സ്വഭാവമാണെങ്കിലും അത് പരസ്പരം ബന്ധപ്പെട്ട് ഒന്നിന് മറ്റൊന്ന് പ്രകാശ്യമായി തീരുന്നു. വെളിച്ചത്തിന്റെ സ്വഭാവമുണ്ട്, പാത്രത്തിന്റെ സ്വഭാവം അത്യന്തം വിരുദ്ധമാണ്. പക്ഷെ വെളിച്ചം അതിനെ പ്രകാശിപ്പിക്കുന്നു. അതിന് എന്ത് വേണം? വെളിച്ചവും പാത്രവും തമ്മിലുള്ള ഒരു സംബന്ധം വേണം. അതുപോലെ ഈ സാക്ഷിയും ഈ സുഖിയും ദുഃഖിയുമായിരിക്കുന്ന ജീവനും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ പറയുന്നു, ഒരു വാസ്തവ ബന്ധമല്ല, അതൊരു കൽപ്പിത ബന്ധമെന്നാ പറയുന്നു, ഒരു അനിർവചനീയ താതാത്മ്യം എന്ന് പറയുന്നു. നിർവചിക്കാൻ വയ്യ അല്ലേ? വെളിച്ചവും പാത്രം തമ്മിൽ എന്താ ബന്ധം? നിർവചിക്കാൻ വയ്യ, കാരണം രണ്ടും വിരുദ്ധ സ്വഭാവമാണ്. പക്ഷെ രണ്ടും കൂടി ചേർന്നാലേ അതിനെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അതുപോലെ അനിർവചനീയ ഒരു ബന്ധം, ആ ബന്ധം കൊണ്ട് സാക്ഷിയും സാക്ഷിഭാസ്യവുമായി, സാക്ഷിയായി ആ ശുദ്ധ ചൈതന്യവും സാക്ഷിഭാസ്യവുമായി സുഖിയും ദുഃഖിയും ഇരിക്കുന്നു. ഇതിലങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം സംഭവിക്കത്തില്ല. ഒന്നിൻ്റെ മുമ്പിൽ മറ്റൊന്നും, ഭിത്തിയും ചിത്രവും പോലെ ഇതിങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു. ആ വിഷയത്തെ തന്നെയാണ് ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങളിലും വിശദീകരിക്കുന്നത്. ശ്രീ ഗുരുഭ്യോ നമഃ.